പ്രാണഭൃച്ച യസ്മിൻ ദേഹ പൃഥിവേ ച അന്തരീക്ഷം മൂതം മനസഃ പ്രാണൈശ്ച സർവേ ഹി തം ഏവ ഏകം ജാനത ആത്മാനം അന്യ വാചോ വിമുഞ്ചത അമൃതസ്യ ഏഷസ്യത്. അമൃതത്വത്തിന് സേതുവായിരിക്കുന്ന എന്താണ്? അതാണ് ചർച്ച ചെയ്യുന്നത്. സിദ്ധാന്തം ബ്രഹ്മമാണ്. ദ്വിലോകവും പൃഥ്വിയും അന്തരീക്ഷവും ഏതൊന്നിനെ ആശ്രയിച്ചാണ് സ്ഥിതി ചെയ്യുന്നത്? മനസ്സും പ്രാണനും എല്ലാം അതിനെ തന്നെ ആശ്രയിക്കുന്നു. അത് ബ്രഹ്മമാണ്. അതാണ് സിദ്ധാന്തം. അതിനുവേണ്ടിയിട്ടാണ് അടുത്ത സൂത്രം പറയുന്നത് പ്രാണഭൃച്ച. പ്രാണഭൃത് ച യദ്യപി പ്രാണഭൃതോ വിജ്ഞാനാത്മന ആത്മത്വം ചേതനത്വം ച സംഭവതി തഥാപി ഉപാധി പരിച്ഛിന്ന ജ്ഞാനസ്യ സർവജ്ഞത്വാദി അസംഭവേ സതി അസ്മാദേവ അതശബ്ദാത് പ്രാണഭൃതവി ന ദ്വിഭ്യു ആദി ആയതനത്വേന ആശ്രയിതവ്യഃ. തൊട്ടു മുമ്പുള്ള സൂത്രത്തിൽ പറഞ്ഞ എന്താണ്? നാനുമാനം. ആനുമാനികമായ പ്രധാനവും ഒന്നുമല്ല ഈ ലോകങ്ങളുടെ ആശ്രയമായിരിക്കുന്നത്. എന്തുകൊണ്ട്? അതശബ്ദ പ്രധാനമാണ്. സർവകാരണം എന്ന് പറയുന്ന ശബ്ദമില്ല. കശ്ചിത് ശബ്ദവസ്തി, അതാണ് അതത് ശബ്ദം. അങ്ങനെ ശ്രുതി പറയുന്നില്ല. ശ്രുതി പറയുന്നു, ശ്രുതി അങ്ങനെ പറയുന്നില്ല. അതാണ് ഇവിടെയും പറയുന്നത് യദ്യപി പ്രാണഭൃത വിജ്ഞാനാത്മന. വിജ്ഞാനാത്മാ എന്ന് സാറിന് പറയുന്ന ജീവൻ, ജീവനാണോ സൃഷ്ടിക്കുന്നത്? സൃഷ്ടികർത്താവ് ജീവനാണോ? അല്ല. ചിലർ അങ്ങനെ പറയും, ജീവനാണ് സൃഷ്ടിക്കുന്നത്, ജീവന്റെ സങ്കല്പം കൊണ്ടാണ് സൃഷ്ടി, ഞാൻ സങ്കല്പിക്കുന്നതുകൊണ്ടാണ് ലോകമുള്ളത്, സ്വപ്നം പോലെ എന്നെല്ലാം പറയും. അതൊക്കെ അസംബന്ധമാണ്. തന്റെ സങ്കല്പം കൊണ്ട് ലോകമൊന്നും ഉണ്ടാകത്തില്ല. ലോകത്തിൽ പലതും തനിക്ക് സങ്കല്പിക്കാം. എന്തുകൊണ്ടങ്ങനെ പറയാൻ കാരണം? വിജ്ഞാനാത്മന ജീവനാത്മത്വം വിജ്ഞാനാത്മാന്ന് പറയുന്നു. തന്നെ കുറിച്ച് താൻ തന്നെ പറയാനുണ്ട് ഞാൻ. എല്ലാവർക്കും ഉണ്ടല്ലോ ആത്മബോധം, തന്നെ കുറിച്ചുള്ള ബോധം. തന്നിലാണ് സങ്കല്പങ്ങൾ, തന്നിലാണ് പ്രവൃത്തി. അപ്പോൾ അവിടെ താൻ എന്നുള്ള ബോധമുണ്ട്, അതാണ് ആത്മത്വം. അതേ ശബ്ദം തന്നെ പരമാത്മാവിനെ ഉപയോഗിക്കുന്നു. പരം ആത്മാ, വിജ്ഞാനാത്മാ, ജീവാത്മാ, എല്ലായിടത്തും ഉണ്ട് ആത്മത്വം. പിന്നെ ചേതനത്വം ബോധം, അതുകൊണ്ട് ബോധമുള്ളത് കൊണ്ടാണല്ലോ സങ്കല്പിക്കുന്നു. അപ്പോൾ ചേതനത്വമുണ്ട്, ആത്മത്വവും ചേതനത്വവും ഈ ജീവനിലുമുണ്ട്. സംഭവതി തഥാപി, അങ്ങനെയാണെങ്കിലും എന്തുകൊണ്ട് ജീവൻ ലോകത്തിന് ആശ്രയമാകുന്നില്ല? ഉപാധി പരിച്ഛിന്ന ജ്ഞാനസ്യ, ആ ജീവന്റെ ജ്ഞാനം ഉപാധികളെ കൊണ്ട് പരിച്ഛിന്നമാണ്. അസോദര ജീവൻ പരമാത്മസ്വരൂപം തന്നെ, ജ്ഞാനസ്വരൂപനാണ്. പക്ഷെ ജീവനിൽ പ്രകടമാകുന്ന ഈ ജ്ഞാനം പരിച്ഛിന്ന ജ്ഞാനമാണ്. എന്താണ് ഉപാധി? അവിദ്യ ഉപാധി എന്ന് പറയുന്നു. കർമ്മങ്ങൾ ഉപാധി എന്ന് പറയുന്നു. കർമ്മ സംസ്കാര ഉപാധിയാണ്. പിന്നെ ശരീരം, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, അങ്ങനെ നാനാ ഉപാധികൾ ഈ ജ്ഞാനത്തെ പരിച്ഛിന്നമാക്കും. ഈ ഉപാധികൾ കൊണ്ട് പരിച്ഛിന്നമായിരിക്കുന്നത് കൊണ്ട് ഈ ജീവൻ ഒരിക്കലും സർവജ്ഞനാകാൻ കഴിയുന്നു. ഇത്ര ഉപാധികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈശ്വരന് സർവജ്ഞനാകാം കഴിയും. സിദ്ധപുരുഷന്മാർക്ക്, യോഗികൾക്കെല്ലാം സർവജ്ഞത്വം സാധ്യമാകും. അവരെല്ലാം അങ്ങനെ ഈ ഉപാധികളെ എത്രമാത്രം അവർ അതിജീവിക്കുന്നു അതിനനുസരിച്ച് അവരുടെയൊക്കെ ഉപാധികൾക്ക് മാറ്റം സ്ഥിരം വരുമ്പോൾ സിദ്ധന്മാരിലും മറ്റും സർവജ്ഞത്വം വരുന്നു. ഉപാധിക്ക് വരുന്ന മാറ്റത്തിനനുസരിച്ച് ഈശ്വരന്റെ ജ്ഞാനം ഈ ഉപാധികളെ ഒന്നും ആശ്രയിക്കുന്നില്ല, മറിച്ചല്ല, ഉപാധികളെ ഈശ്വര ജ്ഞാനത്തെ ആശ്രയിച്ചിട്ടാണ്. അതുകൊണ്ടൊരു ജീവനെ സംബന്ധിച്ചിടത്തോളം ആ ജീവന്റെ ജ്ഞാനം ഉപാധികളെ കൊണ്ട് പരിച്ഛിന്നമായിരിക്കുന്നുണ്ട്. സർവജ്ഞത്വാദി അസംഭവേ, സർവജ്ഞത്വം അസംഭവമാണ്. അതുപോലെ സർവശക്തിത്വം അസംഭവമാണ്. ജീവന് സാധ്യമുണ്ട്. സർവശക്തിത്വം എന്ന് പറയുന്നത് എന്താണ്? ജഗത്തിനെ സൃഷ്ടിക്കാനും നിലനിർത്താനും നശിപ്പിക്കാനും എല്ലാമുള്ള സാമർഥ്യം. അതും ജീവന് സാധ്യമല്ല. സിദ്ധന്മാരിലും മറ്റുമുണ്ട്. അതും അവിടെ ഉപാധിയുടെ യോഗ്യത അനുസരിച്ച് ജീവന്മാരെ അപേക്ഷിച്ച് ആപേക്ഷികമായി പറയാൻ പറ്റും. അവർക്ക് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കൊക്കെ ഉള്ള യോഗ്യതയുണ്ട്. സിദ്ധന്മാരും മറ്റും ചിലപ്പോൾ സങ്കല്പം കൊണ്ട് ചില കാര്യങ്ങൾ സൃഷ്ടിക്കും. എല്ലാം സാധ്യമല്ല. ചില സമയത്ത് ചിലത് കാലദേശങ്ങളെയൊക്കെ അപേക്ഷിച്ച് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവർ സർവശക്തിത്വവും മറ്റും പ്രകടമായാൽ തന്നെ കാലദേശങ്ങളെ അപേക്ഷിക്കുന്നു. അത് നിമിത്തങ്ങളെ അപേക്ഷിക്കുന്നു. തപസ് തുടങ്ങിയ നിമിത്തങ്ങളെ അപേക്ഷിക്കുന്നു. അതുകൊണ്ടാണ് അവരുടെ സിദ്ധികളൊക്കെ പ്രകടമാകുന്നത്. ഈശ്വരനതിൻ്റെ ആവശ്യമില്ല, തപസ്സിൻ്റെ ആവശ്യമില്ല, കാലദേശങ്ങളുടെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് സർവജ്ഞത്വാദി അസംഭവേ, ജീവനെ സംബന്ധിച്ച് സർവജ്ഞത്വം ഒന്നും സാധ്യമേ അല്ല. ഒരു വസ്തു സൃഷ്ടിക്കണമെങ്കിൽ അതിൻ്റെ ഉപാദാനത്തെക്കുറിച്ച് അറിവ് വേണം. ആ സൃഷ്ടിക്കുള്ള സാമർഥ്യത്തെക്കുറിച്ച് അറിവ് വേണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആവശ്യമുണ്ട്. അതൊന്നും ജീവന് സംഭവിക്കില്ല. അതുകൊണ്ട് സത്യ അസ്മാദേവ അധശബ്ദ, അതുകൊണ്ട് മുമ്പ് പറഞ്ഞല്ലോ അധശബ്ദ. അതുകൊണ്ട് തന്നെ ശ്രുതി ഒരിടത്തും ജീവനാണ് സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ ജീവന്റെ സങ്കല്പം കൊണ്ട് സൃഷ്ടി അങ്ങനെ പറയുന്നില്ല. അധശബ്ദ എങ്ങനെയാണോ പ്രധാനത്തെ പറയാത്തതുപോലെ ജീവനെയും സൃഷ്ടിക്ക് കാരണമായി പറയുന്നില്ല. പ്രാണഭൃത് അഭി, പ്രാണഭൃത് എന്ന് പറഞ്ഞാൽ ജീവൻ, പ്രാണനെ ധരിച്ചിരിക്കുന്നവൻ. ദുഭ്യാധ്യായനത്തിന് ആശ്രയിക്കുക. അതുകൊണ്ട് ഈ സൃഷ്ടിക്ക് കാരണമായി ഒരിക്കലും ജീവനെ ആശ്രയിക്കരുത്. എന്നുവെച്ച ഉപാധി പരിച്ഛിന്നസ്യ അവിഭോഹോ പ്രാണഭൃതോ ദുഭ്യാധ്യായനത്വമപി സമ്യക് സംഭവതി. അതുകൊണ്ടെന്താണ് ഉപാധി കൊണ്ട് പരിച്ഛിന്നമായിരിക്കുന്ന അവിഭുവായിരിക്കുന്ന പരിച്ഛിന്നം എന്ന് പറയുമ്പോൾ വിഭുവല്ല, ജീവനെപ്പോഴും ദേഹാഭിമാനത്തോടു കൂടിയിരിക്കുന്നു. ജീവനെ സംബന്ധിച്ചിടത്തോളം സർവാത്മഭാവമില്ല, ദേഹാഭിമാനമാണ്. ഇനി ആ ജീവൻ തത്വജ്ഞാനം കൊണ്ട് സർവാത്മഭാവത്തെ പ്രാപിച്ചാലും സർവജ്ഞത്വം സർവശക്തിത്വം തുടങ്ങിയ ഈശ്വരീയ ഗുണങ്ങൾ അതുപോലെ പൂർണ്ണമായി ജീവന് വരത്തില്ല. അത് ഈശ്വരൻ്റേതാണ്. അതുകൊണ്ട് പറയുന്നു എന്താണ് ഉപാധി പരിച്ഛിന്നം. ഇതിനെല്ലാം കാരണം എന്താണ്? ഉപാധി കൊണ്ട് പരിച്ഛിന്നമായി. ഉപാധി പരിച്ഛിന്നം എന്ന് പറയുന്നത് എന്താ? ദേഹാഭിമാനം തന്നെ. ദേഹങ്ങളിലും ഇന്ദ്രിയങ്ങളിലും മറ്റും വരുന്ന ഞാൻ എൻ്റെ എന്നുള്ള അഭിമാനം. ഈ അഭിമാനമില്ലാതെ ജീവന്മാരുണ്ട്. ഈ അഭിമാനത്തിൽ നിന്ന് മുക്തനായാലോ എന്തിനു? സാക്ഷാത് ബ്രഹ്മം തന്നെ. അവിടെയും സാധ്യമല്ല. ആ ബ്രഹ്മത്തിൽ സർവജ്ഞത്വാദി സർവശക്തിത്വാദി ഗുണങ്ങളുണ്ട്. ജീവനിൽ അതില്ല. സർവജ്ഞത്വാദി ഗുണങ്ങളോടുകൂടി വരുമ്പോൾ അത് ഈശ്വരനായി. അതുകൊണ്ട് അതിനൂടെ വേർതിരിക്കുകയാണ്. ഉപാധികളെ കൊണ്ടാണ് ഈ വ്യത്യാസം വരുന്നത്. ഉപാധി പരിച്ഛിന്നസ്യ അവിഭോഹോ വിഭുവല്ല പ്രാണപ്രഥ ജീവന് ദുഭ്യാധ്യായതിനത്വമപി. എങ്ങനെയാണ് അതിൽ സർവജ്ഞത്വവും സർവശക്തിത്വവും വരാത്ത? അതുപോലെ ഈ പ്രപഞ്ചാശ്രയത്വവും സമ്യക് എന്ന സംഭവതി ശരിയായ പൂർണ്ണമായ രീതിയിൽ അത് സംഭവിക്കത്തില്ല. എങ്ങനെയാണോ ഈശ്വരന് സംഭവിക്കുന്നത് അതുപോലെ സംഭവിക്കില്ല എന്നർത്ഥം. ഏതാണോ ഒരുവൻ ഈ തത്വത്തെ ഗ്രഹിക്കുന്നത് എങ്ങനെ? മൃന്മയമായതെല്ലാം മൃത്താണ്, സുവർണമയമായതെല്ലാം സുവർണമാണ്. ഇങ്ങനെ തത്വത്തെ ഗ്രഹിക്കുന്നവൻ, തത്വത്തെ ഗ്രഹിക്കുന്നവന് പറയാൻ പറ്റും എന്താണ്? ഇതെല്ലാം ആത്മാവിനെ ആശ്രയിച്ചിരിക്കുന്നതാണ്, താൻ സർവാത്മാവാണ്, ആത്മീയവേദം സർവം താൻ തന്നെയാണ്, സർവവുമായിരിക്കുന്നത്. ഇങ്ങനെയുള്ള അറിവ് ഒരുവനുണ്ടാകാം, തത്വജ്ഞാനം. അങ്ങനെയുള്ള ഒരു തത്വജ്ഞാനം കൊണ്ടും ജീവനിലെന്താണ്? ഇതൊന്നും സമ്യക്കായി സംഭവിക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത് സമ്യക്കിന് സംഭവം. ജീവൻ വേണമെങ്കിൽ തത്വജ്ഞാനം ഉണ്ടാകാം. അത് ഒരു വസ്തു എന്തോ അതിനെ അതാ രീതിയിൽ അറിയുന്നു എന്നുള്ളതേ ഉള്ളൂ. താനെന്താണോ തന്നെ അതേ രീതിയിൽ അറിയുന്നു. അങ്ങനെ താൻ സർവാത്മാവാണ്. അതിന് പ്രയോജനമുണ്ട്. പക്ഷെ അതുകൊണ്ട് ജീവന് ദുഭ്യാധി ആയുധനത്വം വരത്തില്ല, സർവാശ്രയത്വമൊന്നും ജീവനിൽ വരത്തില്ല. പിന്നെയും ഉണ്ടെന്താണ്? സർവജ്ഞത്വം വേണം, സർവശക്തിത്വം വേണം, സർവസൃഷ്ടി കർത്തൃത്വം വേണം. ഇതൊന്നും തത്വജ്ഞാനം കൊണ്ട് സംഭവിക്കത്തില്ല. തത്വജ്ഞാനം കൊണ്ടൊരാളൊരിക്കലും ഈശ്വരനാകുന്നുണ്ട്. ഇങ്ങനൊരു ബോധമുണ്ടാകാം, ഈശ്വരനിലും തന്നിലും ഇരിക്കുന്ന തത്വം ഒന്നാണ്. പക്ഷെ ഈശ്വരനിരിക്കുന്ന വിഭൂതികൾ അതൊന്നും തന്നിലില്ല. അതിനോട് പറഞ്ഞ എന്താണ്? ആയുധനത്വം സമ്യക്കിനെ സംഭവം താത്വികമായി അത് സംഭവിക്കാം. ഈശ്വരന്റെയും തന്റെയും തത്വം ഒന്നാണെന്നറിയും, അത് സംഭവിക്കാം. പക്ഷെ സമ്യക്കായി സംഭവിക്കണമെങ്കിൽ എന്ത് വേണം? ഈശ്വരനെ പോലെ തന്നെ താനും സർവശക്തിമാനായിരിക്കും, സർവജ്ഞനായിരിക്കും. അത് ഒരിക്കലും സാധ്യമല്ല. എന്തുകൊണ്ട്? ഈ ശരീരം നാശം വരെ ഈ ശരീരമാകുന്ന ഉപാധിയെ ആശ്രയിച്ചിട്ടാണ് തന്റെ ജ്ഞാനവും ശക്തിയും എല്ലാം പ്രകടമാകുന്നു. ഈ പറയുന്ന തത്വജ്ഞാനം പ്രകടമാകണമെങ്കിലും തന്റെ മനസ്സിനെ ആശ്രയിക്കുന്നു, തന്റെ ഇന്ദ്രിയങ്ങളെ ആശ്രയിക്കുന്നു, തന്റെ ശരീരത്തെ ആശ്രയിക്കുന്നു. പിന്നെ ഏറ്റവും പ്രാഥമികമായിരിക്കുന്ന അഹംഭാവത്തെ ആശ്രയിക്കുന്നു. അപ്പോ ഇതിനെല്ലാം ആശ്രയിച്ച് താത്വികമായ അറിവുകൊണ്ട് ഇതിനെല്ലാം നിഷേധിച്ചാലും ശരി, നിഷേധിക്കുക ഇതിനെയല്ല. ഈശ്വരീയത എന്ന് പറയുന്നത് സാധ്യമല്ല. എന്തുകൊണ്ട്? ഉപാധിയുടെ ദോഷം കൊണ്ട് എന്നാണ്. അതുകൊണ്ടാണ് അവർ പറഞ്ഞു സമ്യക്ന സംഭവതി. അതുകൊണ്ട് അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പറയാറുള്ള എന്താണ്? അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ താൻ ഈശ്വരനാണ് എന്ന് പറയുന്നു എന്നാണ്. താൻ ഈശ്വരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹംഭാവമാണ് എന്ന് പറയും. അത് ശരിയാണ്. താൻ ഈശ്വരനാണെന്ന് പറഞ്ഞാൽ അഹംഭാവമാണ്. അങ്ങനെ ഒരാൾക്ക് പറയാൻ കഴിയത്തില്ല. ഈശ്വരനാണെങ്കിൽ അങ്ങനെ പറയൂ, ഞാൻ ഈശ്വരനാണെന്ന് അഹംഭാവം ഈശ്വരനുണ്ടോ? ഇല്ല. ഈശ്വരനില്ലാത്ത അഹംഭാവം എങ്ങനെ തനിക്കുണ്ടാവും? ഉണ്ടായാൽ താനെങ്ങനെ ഈശ്വരനാകും? അപ്പൊ അതെല്ലാം അദ്വൈതം പറയുന്നു. അദ്വൈതം എന്താ പറയുന്നത്? ഈശ്വരന്റെയും ജീവന്റെയും തത്വത്തെ പറയും. തത്വത്തെ ഒരാൾക്ക് ഗ്രഹിക്കാൻ പറ്റും. അത് അദ്വൈതത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് സമ്യക്ന സംഭവതി അതൊന്നും ഒരിക്കലും സാധിക്കത്തില്ല. ദേഹാഭിമാനം ഇരുന്നാലും സാധിക്കില്ല, ദേഹാഭിമാനം പോയാലും സാധിക്കില്ല. ഈ ശരീരം ഇരുന്നാലും സാധിക്കത്തില്ല, ശരീരം ഇല്ലാതായാലും സാധിക്കത്തില്ല. താൻ ബദ്ധനായാലും സാധിക്കത്തില്ല, താൻ മുക്തനായാലും സാധിക്കത്തില്ല. എന്ത് ഈശ്വരനാകാൻ ജീവന് സാധ്യമല്ല. അതുകൊണ്ട് പറയുന്നു, അതുകൊണ്ട് ഇതിന്റെ ആശ്രയം എന്താണ്? ഈശ്വരനാണ്. അപ്പൊ ഈശ്വരൻ വേറെയാണോ? അതും അദ്വൈത അംഗീകരിക്കില്ല. ഈശ്വരൻ വേറെയല്ല. എങ്ങനെ വേറെയല്ല? തത്വത്തിൽ, തത്വത്തിൽ ഒന്ന് തന്നെ. എന്നാൽ ഉപാധി ഭേദം ഉണ്ട്. ആ ഉപാധി കൊണ്ടുള്ള ഭേദത്തെ സ്വീകരിക്കുന്നു. ഇത് വ്യക്തമായി മനസ്സിലാക്കിയും ഭാഷ്യകാരൻ ഇതിൽ ആവർത്തിച്ച് ആവർത്തിച്ച് ഇക്കാര്യം പറയും. പൃഥക് യോഗകരണം ഉത്തരാർത്ഥം. ഇവിടെ പ്രാണഭൃച്ച എന്ന് പറയുന്ന ഒരു ചെറിയ സൂത്രം ഉണ്ടാക്കി. രണ്ട് പദങ്ങളുള്ള പ്രാണഭൃച്ച. ഇങ്ങനെ ചെറിയ ചെറിയ സൂത്രങ്ങളൊക്കെ എന്തിനാ ഉണ്ടാക്കുന്നത്? ഇത് മേലോട്ട് അങ്ങ് ചേർത്താ പോരെ. അശബ്ദാത് അതത് ശബ്ദാത്, അവിടെ പ്രാണഭൃത്തം എന്നുകൂടി ചേർത്താ മതി. അനുമാനം അതത് ശബ്ദാത്. പിന്നെ അതിൽ നിന്ന് അപ്പൊ അർത്ഥവും കിട്ടും. എന്താണോ ശ്രുതി പറയാത്തത് കൊണ്ട് ലോകാശ്രയവുമായി ഈശ്വരനെയും അല്ലാതെ പ്രധാനത്തെയോ ജീവനെയോ സ്വീകരിക്കാൻ കഴിയത്തില്ല. ഇതങ്ങ് ഒറ്റ സൂത്രത്തിൽ പറഞ്ഞാൽ മതി. പ്രത്യേകിച്ച് അവിടെ പ്രധാനം കാരണമല്ല എന്ന് പറഞ്ഞ് പിന്നെ ഇവിടെ ജീവൻ കാരണമല്ല, ഇങ്ങനെ രണ്ടാക്കുന്നതിന് വേണ്ടി രണ്ട് സൂത്രത്തിന്റെ ആവശ്യമുണ്ടോ? പറയുന്നു ഇവിടെ സൂത്രത്തെ രണ്ടാക്കിയിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞത് പൃഥക് യോഗകർണം. യോഗം എന്ന് വെച്ചാൽ സൂത്രം. പൃഥക് യോഗകർണം, പ്രത്യേകിച്ചൊരു സൂത്രത്തെ നിർമ്മിച്ചത് എന്തിനുവേണ്ടി? ഉത്തരാർത്ഥം. ഉത്തരാർത്ഥം ഈ പ്രാണഭൃത്ത് എന്ന് പറയുന്ന ശബ്ദത്തെ പ്രത്യേകം എടുത്ത് മാറ്റി. എന്തിന? ഈ പ്രാണഭൃത്ത് എന്ന് പറയുന്നത് അടുത്ത സൂത്രത്തിലേക്ക് പോകും. ഈ ശബ്ദം ഈ സൂത്രത്തിൽ മാത്രമല്ല, അടുത്ത സൂത്രത്തിനുണ്ട്. ഇത് സാറിന് എല്ലാ സൂത്രം കൂടെ ഒരു ശൈലിയാണ്. സൂത്രം തന്നെ എന്തിനാ സൃഷ്ടിക്കുന്നത്? അല്ലെങ്കിൽ ആശയങ്ങളെ സൂത്രരൂപത്തിലാക്കുന്നത് എന്തിനാ? ശബ്ദങ്ങളെ ലാഭിക്കാൻ വേണ്ടി. അപ്പൊ അടുത്ത സൂത്രത്തിലും പ്രാണഭൃത്ത് ജീവനെ പരാമർശിക്കണമെങ്കിൽ ഇവിടെ പ്രാണഭൃത്തെന്ന് പറഞ്ഞതിന് ശേഷം അടുത്ത സൂത്രത്തിൽ പ്രാണഭൃത്തെന്ന് പറയേണ്ട കാര്യമില്ല. ഇതിനെ തന്നെ അങ്ങോട്ട് എടുത്താൽ മതി, ഇതിനെ അനുവർത്തിക്കുക എന്ന് പറയും. ഇപ്പോൾ പ്രാണഭൃത്ത് എന്ന് പറയുന്ന ശബ്ദം അടുത്ത സൂത്രത്തിൽ അനുവർത്തിച്ചിരിക്കുകയാണ്. അത് ചിലയിടത്ത് അതുപോലെ തന്നെ പദങ്ങളെ അധ്യാഹരിക്കും. അതായത് സൂത്രത്തിലില്ലാത്ത പദത്തെ പുറത്തുനിന്ന് കൊണ്ടുവരാം വ്യാഖ്യാനിക്കുന്നതാണ്, അതിന് സ്വാതന്ത്ര്യമുണ്ട്. അതവിടെ അന്തർഹിതമാണ്, അത് ഉണ്ടവിടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുകയാണ്. ആ ഒരു പദത്തെ ഒഴിവാക്കിയാൽ സൂത്രം ചെറുതാവും. അതിനെ വിശദീകരിക്കുന്ന സമയത്ത് പദത്തെ കൊണ്ടുവന്നാൽ മതി. സൂത്രത്തിന്റെ ആവശ്യം തന്നെ എന്താണ്? അത് ഏറ്റവും ചെറിയ ശബ്ദങ്ങളും പരമാവധി കുറഞ്ഞ ശബ്ദങ്ങൾ ഉപയോഗിക്കുക, അതിൽ നിന്ന് കഴിയുന്നതും പരമാവധി വലിയ അർത്ഥത്തെ എടുക്കുക, വിശാലമായ അർത്ഥത്തെ എടുക്കുക. അതിൽ ഒരു മാത്രം ലാഭിച്ചാൽ അത്രയും ലാഭമെന്ന് പറയുന്നു. സൂത്രത്തിന്റെ ആവശ്യം വന്നത് ഇത് ഓർമ്മിച്ചു വെക്കുന്നതിനുള്ള സൗകര്യം കൊണ്ടാണ്. അപ്പൊ എത്ര കുറച്ച് ശബ്ദങ്ങൾ ഓർമ്മിക്കാമോ അത്രയും ലാഭം. അപ്പൊ ഇവിടെ പ്രാണഭരിച്ച ചെറിയ ഒരു പദത്തെ ഓർത്താൽ മതി. അടുത്ത സൂത്രം ഓർക്കുമ്പോൾ ഈ പദത്തെ അവിടെ ഓർക്കേണ്ട കാര്യമില്ല, ഇവിടെ ഓർത്താൽ മതി. അപ്പൊ ഈ സൂത്രങ്ങളെ തന്നെ വലിയ സൂത്രങ്ങളെ വിഭജിച്ച് ചെറിയ സൂത്രമാക്കി ആ ചെറിയ സൂത്രത്തെ അങ്ങനെ അടുത്ത സൂത്രങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ശൈലി എല്ലാ സൂത്രങ്ങളിലും ഉണ്ട്. അതുകൊണ്ടിവിടെ ഉത്തരാർത്ഥം അടുത്ത സൂത്രത്തിലേക്ക് ഈ പദത്തെ കൊണ്ടുപോകുന്നതിനാണ് പ്രാണഭൃച്ച എന്ന് പറയുന്ന ഒരു പ്രത്യേക സൂത്രത്തെ ഉണ്ടാക്കിയത്. അതിനുവേണ്ടി എന്നാൽ താഴത്തെ സൂത്രത്തിൽ നിന്ന് മേലോട്ട് കൊടുക്കും. ഓർക്കുന്നതിനുള്ള സൗകര്യം കൊണ്ട് ശബ്ദങ്ങളെ പരമാവധി കുറയ്ക്കുക, അതാണ്. പഴയകാലത്ത് എഴുത്ത് സമ്പ്രദായമൊന്നുമില്ലല്ലോ, കുറവാണ് ഉണ്ടാക്കി തന്നെ. അപ്പം എല്ലാം ഓർത്ത് വയ്ക്കുക മനസ്സിൽ, അതിനുവേണ്ടി ചെറിയ സൂത്രങ്ങളെ ഉണ്ടാക്കുക. അതാണ് പൃഥക് യോഗം ഉത്തരാർത്ഥം. കുതശ്ചിന്ന പ്രാണഭൃദ്ധ്യാധ്യായനത്വനാശ്രയിതവ്യ. വീണ്ടും അങ്ങനെ ഓരോരോ യുക്തികൾ പറയണം, എന്തുകൊണ്ട് ജീവനെ ജഗത് ആശ്രയമായി സ്വീകരിച്ചുകൂടാ? ഭേദവ്യപദേശ അടുത്ത സൂത്രം. ഭേദവ്യപദേശ്ചോതി. ഭേദത്തെ പറയുന്നുണ്ട്, അതുകൊണ്ടും. വ്യപദേശം എന്ന് വെച്ചാൽ പറയുക. ഇവിടെ ശ്രുതിയൻ എങ്ങനെ പറയുന്നു? തമേവ ഏകം ജാനത ആത്മാനം ഇതി ജ്ഞേയ ജ്ഞാതൃഭാവേന. ജ്ഞേയം അറിയേണ്ട ഒന്നിനെ നിർദ്ദേശിക്കുന്നു ഈശ്വരനെ. ജ്ഞാതാവ് അറിയുന്നവനെ നിർദ്ദേശിക്കുന്നു, ജ്ഞാതാവ് വേറെ, ജ്ഞേയം വേറെ എന്ന് നിർദ്ദേശിക്കുന്നത് കൊണ്ടും ആ പരമാത്മാവിനെ അറിയുക, അപ്പം അറിയുന്ന ഒരാൾ വേണമല്ലോ എന്ന് നിർദ്ദേശിക്കുന്നത് കൊണ്ടും പരമാത്മാവാണ് ജഗതാശ്രയം, ജീവനല്ല. തത്ര പ്രാണഭൃത്താവ് മുക്ഷുത്വജ്ഞാത. പ്രാണഭൃത്തം എന്ന് പറയുന്ന പൂർവ്വ ശബ്ദത്തെ ഇവിടെ കൊണ്ടുപോകുന്നത്, അതാണ് ഇവിടെ വ്യാഖ്യാനിക്കുന്നത്. പ്രാണഭൃത് ആരാണ്? മുക്ഷു. ജീവനാണ് മുമുക്ഷുവായിരിക്കുന്നു. ഈശ്വരനെ കുറിച്ച് എന്താ പറയുന്നത്? ഈശ്വരൻ നിത്യമുക്തനാണ്. ഈശ്വരൻ എന്ന് പറയുന്നത് ജനന മരണങ്ങൾക്കൊന്നും വിധേയനാകുന്നില്ല. ഒരു ജീവൻ മാതൃഗർഭത്തിൽ പ്രവേശിക്കുക, അവിടെ ഇരുന്ന് കഷ്ടതകളൊക്കെ അനുഭവിക്കുക, പിന്നെ ജനിക്കുക, പിന്നീട് മരിക്കുക, ഇതെല്ലാം ജീവൻ ഒഴിവാക്കാൻ പറ്റത്തില്ല. സംസരണം. ആ ജീവൻ എന്ത് ചെയ്യുന്നു? മുമുക്ഷുവാകുന്നു. മോക്ഷത്തിനുള്ള ആഗ്രഹം ഉണ്ടാകുന്നു. അവൻ തപസ് അനുഷ്ഠിക്കുന്നു, ഗുരുവിനെ സമീപിക്കുന്നു, പലതും ചെയ്യുന്നു. എന്തായാലും ജീവന്റെ അടയാളമാണ് മുമുക്ഷുത്വം എന്ന് പറയുന്നത്. എല്ലാ ജീവന്മാർക്കും ഉണ്ടാകത്തില്ല. ആധ്യാത്മിക മുമുക്ഷുത്വം എന്ന് പറയുന്നത് എല്ലാവർക്കും കാണത്തില്ല. പക്ഷേ ഒരു അവനിൽ മുമുക്ഷുത്വം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവൻ മുക്തനല്ല, മുക്തനാകാൻ ആഗ്രഹിക്കുന്നവനാണ്. മുക്തനാകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അവൻ ബന്ധനത്തെ അനുഭവിക്കുന്നുണ്ട്. ആ ബന്ധനത്തെ അനുഭവിക്കുന്നുകൊണ്ടാണല്ലോ അവൻ മുക്തിക്ക് പല പല മാർഗങ്ങൾ. ചിലർ യോഗത്തെ ആശ്രയിക്കുന്നു, ചിലർ ഭക്തിയെ ആശ്രയിക്കുന്നു, ചിലർ ജ്ഞാനത്തെ ആശ്രയിക്കുന്നു, തപസ്സിനെ ചിലർ ആശ്രയിക്കുന്നു, ചിലർ ഇതെല്ലാം ആശ്രയിക്കുന്നു. ജീവൻ എന്തെല്ലാം ഉപായങ്ങളെ തേടുന്നു മുക്തിക്ക് വേണ്ടി. അപ്പം ആരാണോ മുക്തിക്ക് വേണ്ടി പരിശ്രമിക്കുന്നത്, ആർക്കാണോ മുക്തിയെക്കുറിച്ചുള്ള ആഗ്രഹം ഉണ്ടാകുന്നത്, അവന് സ്വയം അറിയാൻ എന്താണ്? ഞാൻ ബന്ധനത്തിൽപ്പെട്ടിരിക്കുന്നു. അങ്ങനെ സ്വയം ബന്ധനപ്പെട്ടിരിക്കുന്നുവെന്ന് ബോധമുള്ളവൻ, മുമുക്ഷുവായിരിക്കുന്നവൻ, ഇനി ആ മുമുക്ഷുത്വം കൊണ്ട് അയാൾക്ക് യോഗ്യതയുള്ളതുകൊണ്ട് അയാൾ മുക്തനായി, ഇതെല്ലാം അവരവന് സംഭവിക്കുന്നുണ്ടെങ്കിൽ അവനെങ്ങനെ ഈശ്വരനാണ്? മുമുക്ഷുത്വത്തെ ആഗ്രഹിക്കുന്ന ഒരുവനും തന്നെ ഈശ്വരനല്ല, അവൻ ജീവനാണ്. ഇനി ഒരാൾ മുമുക്ഷുത്വത്തെ ആഗ്രഹിച്ചു, യോഗവും ത്യാഗവും എല്ലാം അനുഷ്ഠിച്ചു, അണിമാതി ഐശ്വര്യങ്ങളെല്ലാം പ്രാപിച്ചു, വലിയ സിദ്ധനായി, എന്തോ ആയിക്കോട്ടെ, അയാൾ മുമുക്ഷുത്വത്തെ ആഗ്രഹിച്ചല്ലോ, താൻ ബദ്ധനാണെന്ന് അറിഞ്ഞല്ലോ, തൻ്റെ ബോധശൂന്യതയെക്കുറിച്ച് അയാൾ അറിഞ്ഞല്ലോ, അതല്ലേ അയാൾ ഈ പരിശ്രമമൊക്കെ നടത്തിയത്, സിദ്ധിയെ പ്രാപിക്കുന്നു. ജീവൻ തന്നെയാണ് ഈശ്വരനല്ല, അതാണ് മുമുക്ഷുത്വം, അത് ഹേതുവാണ്. അവനെന്താണ്? ജ്ഞാതാവാണ്. അവൻ ലോകത്തെയെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, ശബ്ദസ്പർശരൂപ രസഗന്ധങ്ങളെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അവൻ മുമുക്ഷുവായതുകൊണ്ട് ചിലപ്പോൾ തത്വത്തെയും അറിയും. തത്വത്തെ അറിഞ്ഞാലും അവനെ എവിടെ പെടുത്താൻ പറ്റും? ജ്ഞാതാവായി, അറിയുന്നവനായി അവനെ ഗ്രഹിക്കാൻ പറ്റും. അവനെ ഈശ്വരനായി ഗ്രഹിക്കാൻ സാധ്യമല്ല എന്നാണ്. പരിശേഷ ആത്മശബ്ദവാച്യം ബ്രഹ്മജ്ഞേയം. അപ്പം മുമുക്ഷുവായിരിക്കുന്ന, എപ്പോഴും ജിജ്ഞാസുവായിരിക്കുന്നവൻ, അറിയാൻ ആഗ്രഹിക്കുന്നവനാണ്, അവൻ ജീവനാണ്. അപ്പോൾ എന്തിനെ അറിയാൻ ആഗ്രഹിക്കുന്നത്? ബ്രഹ്മത്തെ, എങ്ങനെയുള്ള ബ്രഹ്മത്തെ? സർവജ്ഞനും സർവശക്തനും നിഗ്രഹ അനുഗ്രഹശക്തിയുള്ളവനുമായ ബ്രഹ്മത്തെ. അവൻ ഈശ്വരന്റെ അനുഗ്രഹശക്തിയെ അർത്ഥിക്കുന്നുണ്ട്. ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടാവണം, ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് മുക്തിയെ പ്രാപിക്കാം. ഈശ്വരന്റെ അനുഗ്രഹത്തെ അർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരുവനെങ്ങനെ ഈശ്വരനാകും? സാധ്യമേ അല്ല. അപ്പോ അവൻ മുമുക്ഷുവായിരിക്കുന്നു, മോചിക്കാൻ ആഗ്രഹിക്കുന്നു, അവൻ തത്വത്തെ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവൻ ജ്ഞാതാവും അറിയാൻ ആഗ്രഹിക്കുന്ന ആ തത്വം ജ്ഞേയവുമാണ്, അത് ബ്രഹ്മമാണ്. ഉപാധി ഭേദത്തെ എടുത്തുകൊണ്ട് പറയുകയാണ്. ഈ ഉപാധി വിട്ടുകഴിഞ്ഞാൽ ഒന്നാണെന്ന് ഇനി പറയും, അത് മറക്ക. എന്താ അദ്വൈതം പറഞ്ഞിട്ട് ഇപ്പോൾ ജീവൻ പരൻ എന്ന് വേറെ വേറെ ആക്കുകയാണോ എന്ന് ചോദിക്കരുത്. ഉപാധികൾ അംഗീകരിക്കുമ്പോൾ ആ ഭേദമുണ്ട്. അപ്പോൾ ഉപാധി ഇല്ലെങ്കിൽ പിന്നെ ജീവൻ തന്നെ ഈശ്വരനല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഈശ്വരൻ ആരാ പറയുന്നു? സർവജ്ഞത്വം സർവശക്തിത്വം തുടങ്ങിയ ഗുണങ്ങളോട് കൂടിയിരിക്കുന്ന ബ്രഹ്മമാണ് ഈശ്വരൻ. അതിപ്പോൾ തനിക്കുണ്ടോ? മുമുക്ഷുവായിരിക്കുന്ന തനിക്കതുണ്ടോ? സർവജ്ഞത്വവും സർവശക്തിത്വം ഇല്ലല്ലോ. എനിക്ക് പിന്നെ എന്തിനാ താൻ ഈശ്വരനാകുന്നത്? താൻ ജീവനായിരുന്ന തനിക്ക് ദേവനോ ദേവിയോ ആകാൻ പറ്റും. തനിക്ക് യക്ഷനോ കിന്നരനോ ഗന്ധർവനോ ഒക്കെ ആകാൻ പറ്റും. അല്ലെങ്കിൽ തനിക്ക് അങ്ങേയറ്റം വന്നാൽ മുക്തൻ വരെ ആകാൻ പറ്റും. അപ്പോൾ തനിക്കൊരിക്കലും താൻ മുമുക്ഷുവായിരിക്കുന്നത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ താൻ മുക്തനായതുകൊണ്ട് തന്നെ തനിക്കൊരിക്കലും ഈശ്വരനാകാൻ കഴിയത്തില്ല. ആണ് പറയുന്നത്. പരിശേഷാദാത്മശബ്ദവാച്യം ബ്രഹ്മജ്ഞേയം, അതാണ് ദിഭ്യായതനം. അതുകൊണ്ടെന്താണ്, ആത്മശബ്ദം കൊണ്ട് രണ്ടും പറയും, ജീവാത്മാവിനെയും പറയും, ജ്ഞാതാവിനെയും പറയും, ന്യായമായ ബ്രഹ്മത്തെയും പറയും. അതല്ല ജീവാത്മാ പരമാത്മ. പക്ഷെ ജഗത് ആശ്രയമായിരിക്കുന്നത് ഈശ്വരൻ തന്നെയാണ്. പിന്നെ ചെടുത്ത് പറയുന്നു താൻ തന്നെയാണ് ജഗത്തിന്റെ ആശ്രയം. അവിടെ താനെന്ന് പറയുമ്പോൾ ജീവനല്ല, തന്നിലിരിക്കുന്ന ആ തത്വം, പരമാത്മ തത്വം, ആ തത്വത്തെയാണ് ഈശ്വരനിരിക്കുന്ന ആ തത്വം, ആ തത്വത്തെയാണ് പറയുന്നത് ജഗദാശ്രയം. പക്ഷെ ഈശ്വരന്റെ ഉപാധി വേറെ. ഉപാധിയുള്ളത് കൊണ്ട് തന്നെ എന്താണ് സർവജ്ഞത്വം, സർവശക്തിത്വം തുടങ്ങിയ ഉപാധികളുള്ളത് കൊണ്ട് തന്നെ ആ ഈശ്വരനെ സംബന്ധിച്ച് ഗർഭവാസം തുടങ്ങിയ ക്ലേശങ്ങളില്ല, ബന്ധത്തെ അറിയേണ്ട ആവശ്യമില്ല, മുക്തിക്ക് വേണ്ടി പരിശ്രമിക്കേണ്ട ആവശ്യമില്ല, അന്ന് ഈശ്വരനില്ല എന്നർത്ഥം. എന്ന പ്രാണഭൃത്, അതുകൊണ്ട് ജീവനല്ല ലോകാശ്രയം. കുതശ്ച എന്ന പ്രാണഭരദ്ധ്യായതിനാശ, വീണ്ടും ഇനി എന്തെങ്കിലും വ്യക്തിയുണ്ടോ പറയാം. ഇവിടെ പറഞ്ഞെന്താണ്, മുമുക്ഷു ആയിരിക്കുന്നുണ്ട് ജഗത് ആശ്രയമായിരിക്കുന്നത് താനല്ല. താനെന്ന് താൻ ആരെയാണോ അറിയുന്നത് ഈ ജീവഭാവത്തെ, ജീവഭാവമല്ല. ഇനി പ്രകരണ, പ്രകരണം ചെയ്തും പരമാത്മന. അത് മാത്രമല്ല മുണ്ടകത്തിലെ ഈ പ്രകരണവും പരമാത്മാവിനെ കുറിച്ചാണ്, ജീവാത്മാവിനല്ല അവിടെ പറയുന്നത്. എങ്ങനെ കസ്മിന്നു ഭഗവോ വിജ്ഞാതേ സർവവിധം വിജ്ഞാതം ഭവതി. മുണ്ടകത്തിലെ വളരെ പ്രസിദ്ധമായ ചോദ്യമാണല്ലയോ, ഭഗവാനെ ഏതൊന്നിനെ അറിഞ്ഞാലാണോ ഇതെല്ലാം അറിയപ്പെട്ടതായി തീരുന്നത്. ഏക വിജ്ഞാനേന സർവവിജ്ഞാനാപേക്ഷണ, അവിടെ ഏക വിജ്ഞാനം കൊണ്ട് സർവവിജ്ഞാനം പറയും. അത് പറയുന്നത് കൊണ്ടും അത് ജീവനെ കുറിച്ചല്ല, എന്ന് വെച്ചാൽ ജീവന്റെ ഏതെങ്കിലും സിദ്ധിയിലൂടെ ഉണ്ടാകുന്ന വിജ്ഞാനമോ ജീവൻ ആർജിക്കുന്ന ഏതെങ്കിലും വലിയ അറിവോ ഭൂത ഭാവി വർത്തമാനങ്ങളെ കുറിച്ചുള്ള അറിവോ എന്തെങ്കിലും സൃഷ്ടിക്കുന്നതോ ഒന്നുമല്ല. ഏകവിജ്ഞാനേന സർവവിജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? പറയുന്നു പരമാത്മനി ഹി സർവാത്മകേ വിജ്ഞാത സർവവിധം വിജ്ഞാതസ്യാത് ന കേവലേ പ്രാണഭൃതി. ഏകവിജ്ഞാനം കൊണ്ട് സർവവിജ്ഞാനം എന്ന് പറയുന്നത് വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കാര്യമാണ്. അദ്വൈതി അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്, വളരെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒന്നാണ്. പരമാത്മാജ്ഞാനം കൊണ്ട് ലോകത്തിലുള്ള സർവവിഷയങ്ങളെക്കുറിച്ച് ജ്ഞാനം ഉണ്ടാകും എന്നാണ് അത് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നത്. ഒരിക്കലും സംഭവിക്കാത്ത കാര്യം. പരമാത്മജ്ഞാനം കൊണ്ട് ഒരിക്കലും ലോകത്തിലുള്ള സർവവിഷയങ്ങളെക്കുറിച്ചും ഇഹലോകവും പരലോകവും ആയിട്ടുള്ള സർവവിഷയങ്ങളെക്കുറിച്ചുമുള്ള ജ്ഞാനം ഉണ്ടാകും. ജ്ഞാനത്തിൽ പറയുന്നുണ്ട് സാപേക്ഷത, ചിലർക്ക് ജ്ഞാനം കുറവായിരിക്കും, ചിലർക്ക് ജ്ഞാനം കൂടുതലായിരിക്കും. മനുഷ്യന്റെ ജ്ഞാനം പോലെയല്ല ദേവന്മാരുടെ ജ്ഞാനം, അവർക്ക് അലൗകികമായ ജ്ഞാനമുണ്ട്. മനുഷ്യന് അറിയാൻ വയ്യാത്ത സൂക്ഷ്മമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർക്കറിയാം. പക്ഷെ സർവവിജ്ഞാനം എന്ന് പറയുന്നത് അതുമല്ല, ദേവന്മാരുടെ അറിവുമല്ല. അതെന്താണ് പറയുന്നത്? പരമാത്മനിഹി സർവാത്മകേ വിജ്ഞാതേ, പരമാത്മാവിനെ സർവസ്വരൂപമായി അറിഞ്ഞു കഴിഞ്ഞാൽ, പരമാത്മാവ് സർവാത്മകമാണ് സർവസ്വരൂപമായി അറിഞ്ഞു കഴിഞ്ഞാൽ, സർവവിധം വിജ്ഞാതസ്യ, അതാ സർവസ്വരൂപമായിരിക്കുന്ന പരമാത്മാവിൽ നിന്ന് അന്യമായി ജ്ഞേയമായി ഒന്നും തന്നെ ഇല്ല, എല്ലാം പരമാത്മസ്വരൂപം എന്നുള്ള തത്വജ്ഞാനം. അതിനാണ് ഇവിടെ പറയുന്നത് സർവജ്ഞാനം സർവവിധം വിജ്ഞാതം സ്യാദ് എന്ന് പറയുന്നത്. അല്ലാതെ സർവവിജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? ഈ പ്രപഞ്ചത്തിലെ ഓരോ പരമാണുവിൻ്റെയും അതിൻ്റെ സൂക്ഷ്മതയും അതിൻ്റെ അനന്തതയും അതിൻ്റെ ഘടനയും അതിൻ്റെ സംബന്ധവും എല്ലാം മനസ്സിലാക്കും. ആ സർവജ്ഞത്വം എന്ന് പറയുന്നത് എവിടെയുള്ളൂ? പരമാത്മാവിനേ ഉള്ളൂ. അത് ജീവന് സാധ്യമല്ല. പരമാത്മജ്ഞാനം കൊണ്ടൊരു ജീവനത് സാധ്യമല്ല. പരമാത്മജ്ഞാനം കൊണ്ട് എന്തുകൊണ്ട്? പരമാത്മജ്ഞാനം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ജ്ഞാനമാണ്. ഒരു ജീവനെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രപഞ്ചജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? അത് പരമാർത്ഥജ്ഞാനമല്ല. ഈ പ്രപഞ്ചത്തിൽ ഇനി എത്രയൊക്കെ മനസ്സിലാക്കിയാലും ശരി, അതെല്ലാം പരമാർത്ഥജ്ഞാനത്തിൽ പെടുന്നില്ല. എന്തുകൊണ്ട്? സത്യത്തിൽ ആരോപിതമായിരിക്കുന്ന അസത്യ വസ്തുക്കളെ കുറിച്ചുള്ള ജ്ഞാനമാണ്. കാലബോധം, ദേശബോധം, വസ്തുബോധം എല്ലാം അവിദ്യയിൽ പെടുന്ന കാര്യങ്ങളാണ്. ഈ അവിദ്യ കൂടുന്നതനുസരിച്ച് ഒരാൾക്ക് എങ്ങനെയാണ് സർവജ്ഞത്വം വരുന്നത്? ജീവനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം അവിദ്യാ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അവിദ്യയാണെന്ന് പറയാം. കഴിഞ്ഞ ദിവസം പറഞ്ഞു, ദേഹത്തിൽ ആത്മബുദ്ധി വരുന്നു, അവരുടെ പ്രപഞ്ചത്തിൽ സത്യത്വ ബുദ്ധി വരുന്നു, പ്രപഞ്ചത്തിൻ്റെ സൂക്ഷ്മതയും സ്ഥൂലതയും എല്ലാം അന്വേഷിക്കുന്നു, കണ്ടെത്തുന്നു. ഇവിടെ എന്തെല്ലാം കണ്ടെത്തുന്നു? ഇതെല്ലാം എന്താണ്? അവിദ്യയാണ്. ആജ്ഞാനം ആവിദ്യകമാണ്. ഇതിൽ കുറച്ചറിയുന്നു, കൂടുതൽ അറിയുന്നു എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ഓരോ വിഷയത്തെക്കുറിച്ചും മനുഷ്യൻ എന്തെല്ലാം അറിവ് നേടുന്നു അടുത്ത അധികരണത്തിൽ പറയും. നാരദ സനത് കുമാര സംവേദം സംവാദത്തെ കുറിച്ച് അവിടെ നാരദൻ പറയുന്നു, ശരി, നീ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? ഋഗ്വേദം, യജുർവേദം, സമവേദം, അഥർവ്വവേദം, പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, എന്തെല്ലാം അറിഞ്ഞു? അങ്ങനെ ഒരുപാട് വിദ്യ, അഭൂതവിദ്യ, നക്ഷത്രവിദ്യ എന്ന് പറഞ്ഞ് ധാരാളം വിദ്യകളെല്ലാം വശമാക്കിയെങ്കിലും സർവജ്ഞനല്ല. എന്തുകൊണ്ട്? സർവാത്മബോധമില്ല, തത്വബോധമില്ല. അപ്പം ഭൂതവും ഭാവിയും അറിയുന്നതുകൊണ്ട് സർവജ്ഞതയല്ല ഇവിടെ പറയുന്നു. അങ്ങനെ ഒരു സർവജ്ഞത ഉണ്ട്, സാധാരണ ജീവന്മാർക്കില്ലാത്തതും സിദ്ധപുരുഷന്മാരിൽ കാണുന്നതും ദേവന്മാരിലും മറ്റുമുള്ളതുമായ ജ്ഞാനം. അത് ജീവന്റെ അല്പമായ ജ്ഞാനത്തെ അപേക്ഷിച്ച് ശ്രേഷ്ഠം തന്നെയാണ്. പക്ഷെ അതല്ല ഒന്നിനെ അറിയുന്നത് കൊണ്ട് സർവത്തെയും അറിയുന്നു എന്ന് പറയുന്ന അതല്ല. അത് സർവാത്മബോധമാണ്, തത്വബോധമാണ്. മിഥ്യാജ്ഞാനമല്ല, അവിദ്യാകാര്യമായ ജ്ഞാനമല്ല. അവിടെ അവിദ്യ നശിച്ചിരിക്കുന്നു. അറിയുന്നു എന്താണ്? താൻ സർവസ്വരൂപനായ തത്വമാണ്. അതാ ജ്ഞാനം എന്ന് പറയുന്നത് തന്നെ തന്നെ സ്വരൂപത്തെക്കുറിച്ചുള്ള ജ്ഞാനമാണ്, അല്ല വേറെ മറ്റ് ജ്ഞാനങ്ങളൊന്നുമല്ല. അത് ഇവിടെ പറയുന്നു, പരമാത്മനി സർവാത്മക വിജ്ഞാതി. ആ സർവാത്മാവായിരിക്കുന്ന പരമാത്മജ്ഞാനം കൊണ്ട് സർവവിധം വിജ്ഞാനം സർവവും പരമാത്മമായി ഗ്രഹിക്കുന്നു. അത് സർവ വിജ്ഞാനം. അപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് അത്തരത്തിലുള്ള പരമാത്മജ്ഞാനത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്നു, മുണ്ടകത്തിലെ ഈ സന്ദർഭം പരമാത്മാവിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സന്ദർഭമാണ്. എന്നാൽ കേവല ഭ്രാണപ്രതി, ഇവിടെ കേവലമായ ജീവനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. എന്നുവെച്ചാൽ ജീവൻ സർവജ്ഞനാണെന്ന് പറയുന്നതല്ല ഇവിടെ. ജീവൻ സർവാശ്രയമെന്ന് പറയുന്നതല്ല. ജീവൻ എന്ന് പറയുന്നതിനെ ആ തത്വത്തെ ഗ്രഹിക്കാതെ കേവലം ഉപാധികളോടുകൂടി ഗ്രഹിക്കുമ്പോൾ അത് ആണ് സർവത്തിനും ആശ്രയമായിരിക്കുന്നതെന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരാൾക്ക് പറയാൻ എന്താണ്, ഞാൻ ബ്രഹ്മമാണ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പരമാർത്ഥമായ തത്വമാണ് എന്ന് പറയാം. പക്ഷെ ഒരിക്കലും ഞാൻ ഈശ്വരനാണ് എന്ന് പറയരുത്. എന്ന് പറയാൻ കഴിയത്തില്ല, പറയാൻ അവകാശമില്ല. അനി ഈശ്വരൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പരമാർത്ഥ തത്വം എന്നാണെങ്കിൽ ശരി, പറയുന്നതിന് ദോഷമല്ല. പക്ഷെ ഈശ്വരൻ എന്ന് പറയുന്നത് ജഗത് സ്ഥിതി സൃഷ്ടി സംഹാരത്തിനുള്ള കാരണമായിരിക്കുന്ന ഈശ്വരനാണ്, സർവജ്ഞനും സർവശക്തനുമായ ഈശ്വരനാണ് എന്നുള്ള അർത്ഥത്തിൽ ഒരിക്കലും ഒരു ജീവന് ഞാൻ ഈശ്വരൻ എന്ന് പറയാൻ പാടില്ല. അങ്ങനെ പറയാൻ കഴിയത്തില്ല എന്നർത്ഥം. ചരണ മനസ്സിൽ സംശയം വരും. ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് ഈശ്വരൻ തന്നെ പറഞ്ഞിരിക്കുന്നു. ഈശ്വരൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നതാണ്, ഞാൻ ഭൂതത്തെയും ഭാവിയും അറിയുന്നവനാണ് എന്ന് മാത്രമല്ല, സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളെല്ലാം എന്നിനും നടക്കുന്നു. പ്രത്യേകിച്ച് പറയുന്നുണ്ട് നീ അറിയുന്നില്ല, ഞാൻ അറിയുന്നു. ഇങ്ങനെയെല്ലാം തൻ്റെ ഈശ്വരീയതയെ പ്രകടമാക്കി പറയുന്നുണ്ട്. ഈശ്വരൻ തന്നെ പ്രകടമാക്കും. ഈശ്വരൻ എന്ന് പറയുന്ന ഈ ആശയം തന്നെ പ്രകടമായത് എങ്ങനെ? ശ്രുതി, ശ്രുതിയിലാ പ്രകടമായിരുന്നു. ശ്രുതിയാ പറയുന്നു ഈശ്വരനെ കുറിച്ച്. അപ്പൊ ശ്രുതി എങ്ങനെ പ്രകടമായി വരുന്നു? ഈശ്വരൻ തന്നെ പ്രകടമാക്കിയതാണ്. ഈശ്വരൻ തന്നെ പ്രകടമാക്കിയ ശ്രുതിയിലൂടെ ഈശ്വരൻ പ്രകടമായിരിക്കുന്നു എന്ന് പറയും. സമ്പൂർണ്ണ ജഗത്തിന്റെയും സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ ഉത്തരവാദി ആരാണ്? ഈശ്വരൻ. അപ്പൊ ആ ഈശ്വരൻ തന്നെ എന്ത് ചെയ്തു? സർവവും ഈശ്വരൻ സൃഷ്ടിച്ചാണെങ്കിൽ, വേദവും ഈശ്വരൻ സൃഷ്ടിച്ചാണ്. അത് വേറൊരു ഭാഷയിലും പറയും, എന്താണ് ആ ഈശ്വരൻ വേദത്തെ ഋഷിമാർക്ക് വെളിപ്പെടുത്തി. ഋഷിമാർക്ക് വെളിപ്പെട്ട തത്വമാണ് ഈശ്വര തത്വം. ആ രീതിയിൽ പറയാം, ഈശ്വരൻ തന്റെ ഈശ്വരീയതയെ വെളിപ്പെടുത്തുന്നതായി പറഞ്ഞു എന്ന് പറയാം. പക്ഷേ ദേഹാഭിമാനത്തോടു കൂടിയിരിക്കുന്ന ജീവൻ അത് പറയാനുള്ള അവകാശം, അതാണ് ഇവിടെ പറയുന്നത്. ജനന മരണങ്ങൾക്ക് അധീനനായിരിക്കുന്ന ജീവൻ അത് പറയാൻ കഴിയില്ല. ഈശ്വരൻ അങ്ങനെയല്ലല്ലോ. സ്വയം മുമുക്ഷുവായിരിക്കുന്ന, മുക്തി ആഗ്രഹിക്കുന്ന ജീവൻ അത് പറയാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മുടെ വ്യത്യാസം. അതുകൊണ്ടിവിടെ കേവലമായ പ്രാണഭൃത് ജീവൻ അതിനെ ആശ്രയമായി, അതിൽ ആശ്രയത്വം പറയാൻ കഴിയത്തില്ല. സർവാത്മകമായിരിക്കുന്ന ഈശ്വരനിൽ സർവജഗതാശ്രയത്വം പറയാം. കുതശ്ചന പ്രാണഭൃദ്ധ്യാധ്യായത്തിനാശ്രയം. ഇനി എന്തെങ്കിലും യുക്തിയുണ്ടോ പറയാം? ഇനിയുണ്ട്. സ്ഥിതി അതിനാഭ്യാം ച, ജീവൻ വേറെ ഈശ്വരൻ വേറെ. അതവിടെ മുണ്ടകത്തിൽ തന്നെ പറയുന്നു, ദിവ്യായുധനഞ്ച പ്രവൃത്തിയ ദ്വാ സുപർണ സവിജ സഖായ സമാനം വൃക്ഷം പരിഷസ്വജാതി തയോരന്യം പിപ്പലം സാധു അത്തി മനസ്സിനൻ അന്യോ അഭിജാഗശീതി. വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, വളരെ പ്രസിദ്ധമാണത്. രണ്ട് പക്ഷികളെ കുറിച്ച് പറയുന്നു, ഇത്യത്ര സ്ഥിത്യതിനെ നിർദ്ദേശിയതേ, ഒന്ന് വെറുതെ ഇരിക്കുന്നു, മറ്റൊന്ന് ഭക്ഷിക്കുന്നു. രണ്ട് പക്ഷികൾ, തയോരന്യ പിപ്പലം സ്വാദു അത്തി, മറ്റൊന്നെന്താണ്? പിപ്പലത്തെ ആ കർമ്മഫലങ്ങളെല്ലാം അനുഭവിക്കുന്നു. ഇത് കർമ്മഫല അശനം. ഒരു പക്ഷി കർമ്മഫലത്തെ ഭക്ഷിക്കുന്നു. മനസ്സുരൻ അന്യു അഭിജാഗശീലി ഇത്തി ഔദാസീന്യേന അവസ്ഥാനം. ഒരാളെന്താണ് ഔദാസീന്യമായെന്നുവെച്ചാൽ സ്വയം പ്രകാശസ്വരൂപനായി ശോഭിക്കുന്നു. കർമ്മഫലത്തെ അനുഭവിക്കുന്നില്ല. ഈ കർമ്മഫലത്തെ അനുഭവിക്കുന്നവനും കർമ്മഫലത്തെ അനുഭവിക്കാതെ സ്വയം പ്രകാശസ്വരൂപനായിരിക്കുന്നതും ഒന്നാണെന്ന് നിങ്ങൾ പറയാൻ കഴിയും? ഭേദമുണ്ടവിടെ. താഭ്യം ജസ്തി അതിനാഭ്യം ഈശ്വര ക്ഷേത്രജ്ഞ തത്ര ഗൃഹീയത്തെ. അവിടെ തത്വത്തിൽ ഒന്നാണെങ്കിലും എന്താണ്, രണ്ട് പ്രവൃത്തികളെ കൊണ്ട്, രണ്ട് ഉപാധികളെ കൊണ്ട്, ഒന്ന് സ്ഥിതി, മറ്റൊന്ന് അധനം. ഒന്ന് വെറുതെ ഇരിക്കുക, ഉദാസീനായിരിക്കുക, മറ്റൊന്ന് കർമ്മഫലത്തെ അനുഭവിക്കുക. രണ്ട് പ്രവൃത്തികളെ കൊണ്ടും ഇവിടെ ഈശ്വരൻ മേരെ, ക്ഷേത്രജ്ഞൻ മേരെ എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ അദ്വൈതം ഈശ്വരനും ക്ഷേത്രജ്ഞനും ഒന്നാണെന്ന് പറയുമ്പോഴും ഈശ്വരനും ജീവനും തമ്മിലുള്ള ഭേദത്തെയും കാണിക്കുന്നുണ്ട്. രണ്ടും ഒന്നാണെന്ന് പറഞ്ഞിട്ട് തന്നെ ഉപാധി ഭേദം, അതൊരിക്കലും വിസ്മരിക്കാൻ പറ്റിയ കാര്യമല്ല. എന്തുകൊണ്ട് ഈശ്വരൻ സർവാശ്രയമായാണ് ഈശ്വരനെ സ്വീകരിച്ചിരിക്കുന്നത്, എല്ലായിടത്തും ശ്രദ്ധിക്കുന്നു. അതുകൊണ്ട് അതിനെ ഈശ്വരനെ ജീവനിൽ നിന്നും വേറിട്ട് പറഞ്ഞിരിക്കുന്നു ഇവിടെ. എന്തുകൊണ്ട് ഈശ്വരൻ സർവാശ്രയനായിരിക്കുന്നുണ്ട്? അന്യതാ ഹി അപ്രകൃത വചനം ആകസ്മികം അസംബന്ധം. അതല്ലെങ്കിൽ അങ്ങനെ വേർതിരിച്ച് ഈശ്വരനാണ് ജഗതാശ്രമി എന്നുള്ളത് മനസ്സിലാക്കാതെ ആണ് ഇവിടെ പറയുന്നതെങ്കിൽ ഇത് ആകസ്മികമായി പരസ്പര സംബന്ധമില്ലാതെ പ്രകടനത്തിലല്ലാതെ ഒരു കാര്യം പറഞ്ഞതായി വരും. അപ്പോ അവിടെ ഇങ്ങനെ പ്രത്യേകം പറയുന്നതിനൊരു ഉദ്ദേശമുണ്ട്, താല്പര്യമുണ്ട്. എന്താണോ ഈശ്വരനാണ് ജഗദാശ്രയം. തവാഭി ക്ഷേത്രജ്ഞസി ഈശ്വര തൃജുനോ ആകസ്മികമേ പ്രസജ്ജീത പറയുന്നു. ആ ക്ഷേത്രജ്ഞനിൽ നിന്നും വേറിട്ടെന്തിനും ഇവിടെ ഈശ്വരനെ പറഞ്ഞു. അതിനെന്താ കാരണം? നിങ്ങളും പറയേണ്ടി വരും വേറിട്ടെന്തിന് ഈശ്വരനെ പറഞ്ഞു. ക്ഷേത്രജ്ഞൻ വേറെ, ഈശ്വരൻ വേറെ എന്ന് എന്തിനു പറഞ്ഞു? ജീവനും വേറെ. നിങ്ങളുടെ തത്വത്തിൽ എന്താണ്? രണ്ടും ഒന്നാണല്ലോ, ഇതെന്തിനാ വേറിട്ട് പറഞ്ഞത്? പറയുന്നു തസ്യവിക്ഷിതത്വ. ഇവിടെ അങ്ങനെ വേർതിരിച്ച് പറയുക എന്നുള്ള ഒരു കാര്യമേ ഇല്ല വാസ്തവത്തിൽ. എന്താണ് ക്ഷേത്രജ്ഞോഹി കർത്തൃത്വേന ഭോക്തൃത്വേന ച പ്രതിശരീരം ബുദ്ധ്യാദ്യുപാധി സംബന്ധവും ലോകദേവ പ്രസിദ്ധവനാദു ശ്രുത്യാ താല്പര്യേണ വിക്ഷതെ. ശ്രുതി പല കാര്യങ്ങളും പറയും, പക്ഷെ അത് താല്പര്യപൂർവ്വം പറയുന്നത് കൊണ്ട് താല്പര്യം ഇല്ലാതെ പറയുന്നു. താല്പര്യം ഇല്ലാതെ പറയാന്ന് വെച്ചാൽ അനുവാദം. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ഓ താങ്കളെ കുറിച്ച് നാട്ടുകാർ പലതും പറയുന്നുണ്ട്, താങ്കൾ യോഗ്യനാണെന്ന് എനിക്കറിയാം, എന്നാലും നാട്ടുകാർ പലതും പറയുന്നുണ്ട് എന്നുവെച്ചാൽ പറയുന്ന തനിക്ക് ഇതിൽ അങ്ങനെ താങ്കളെക്കുറിച്ചുള്ള ദൂഷണം പറയുന്നതിൽ എനിക്ക് യാതൊരു താല്പര്യമില്ല. പരദൂഷണം പറയുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമില്ല. പിന്നെ നാട്ടുകാർ പറയുന്നു എന്ന് ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ, വെച്ചാൽ തനിക്ക് യാതൊരു താല്പര്യമില്ല എന്ന് ഭാവിച്ച് പറയാറുണ്ടല്ലോ. വാസ്തവത്തിൽ തൻ്റെ താല്പര്യമാണ് പറയുന്നത്, തനിക്ക് നേരിട്ട് പറയാനുള്ള ധൈര്യമില്ല. അതുകൊണ്ട് ഇയാളിനെ തനിക്കൊന്ന് ദുഷിക്കണം, എന്നിട്ടൊന്ന് സന്തോഷിക്കണം. ആരെങ്കിലും ദുഷിച്ചാലേ തനിക്ക് സന്തോഷം വരും. അതുകൊണ്ട് ആളെ ഒന്ന് ദുഷിക്കാൻ വേണ്ടി തൻ്റെ അഭിപ്രായമാണെന്നുള്ളതിനെ മറച്ചു വച്ചിട്ട് പറയും. പൊതുജനം പറയുന്നു എനിക്കിതിൽ ഈ പറച്ചില്ല യാതൊരു ഉത്തരവാദിത്വമില്ല എന്ന് പറയുന്നു. ഇതാണ് വിവക്ഷയില്ല, ഇതൊരു അഭിനയമാണ്. വാസ്തവത്തിൽ വിവക്ഷയുണ്ട്, വിവക്ഷ ഒളിച്ചു വച്ചിട്ട് പറയും. അതുപോലെയല്ല ഇവിടെ പറയുന്ന അവിവക്ഷിതമാണ്. ശ്രുതിക്ക് അങ്ങനെ ഈ ജീവനെക്കുറിച്ച് പറയുന്നതിന് യാതൊരു താല്പര്യമില്ല. എന്തുകൊണ്ടില്ല? ക്ഷേത്രജ്ഞോഹി കർത്തൃത്വേന ഭോക്തൃത്വേന പ്രതിശരീരം ബുദ്ധ്യാദ്യുപാധി സംബന്ധോ ലോകദേവ പ്രസിദ്ധോ നാദു ശ്രുത്യാ താല്പര്യേണ വിഷയം. പക്ഷെ ശ്രുതി പറയുന്നു പരദൂഷണം പറയുന്നുണ്ട്. ശ്രുതി ജീവനെക്കുറിച്ച് പറയും, ജീവൻ എന്താണ്? സംസാരിയാണ്, അജ്ഞനാണ്, ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നവനാണ്, മുമുക്ഷുവാണ്, മോക്ഷത്തിന് വേണ്ടി നിൽക്കുന്നവനാണ്, നാളെ മോക്ഷത്തെ പ്രാപിക്കുന്നവനാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രുതി പറയും, പക്ഷെ ശ്രുതിക്ക് അങ്ങനെ ജീവനെ കുറിച്ച് ഒന്നും പറയുന്നതിന് യാതൊരു താല്പര്യമില്ല. എന്തുകൊണ്ട്? കാരണം ഇത് എല്ലാ ജീവന്മാർക്കും അറിയാവുന്നുള്ള കാര്യമാണ്. താൻ ജനിക്കുന്നവനാണെന്ന് മരിക്കുന്നവനാണെന്നറിയാം, ഇനി താൻ മോക്ഷത്തെ ആഗ്രഹിക്കുന്നവനാണെന്നറിയാം, താൻ ബന്ധനത്തിൽപ്പെട്ടിരിക്കുന്നു എന്നറിയാം. ഇതെല്ലാം ജീവന്മാർക്ക് അറിയാവുന്നുള്ള കാര്യമാണ്. ജീവന് സ്വയം അറിയാവുന്നുള്ള കാര്യം എന്തിനാ ശ്രുതി ബോധിപ്പിക്കുന്നത്? ശ്രുതി എന്ന് പറയുന്നത് എന്താണ്? അനധികൃതമായ അബാധിതമായ അപൂർവമായ വിഷയങ്ങളെ ബോധിപ്പിക്കാനാണ് ശ്രുതി. ലോകപ്രസിദ്ധമായ ഒരു കാര്യത്തെ ബോധിപ്പിക്കാൻ വേണ്ടി ശ്രുതി എന്തിനാ സമയം കളയുന്നത്, തയ്യാറാകുന്നത്? ഈശ്വരൻ എന്തിനു ശ്രുതിയെ വെളിപ്പെടുത്തണം? അപ്പൊ ലോകസിദ്ധമല്ലാത്ത കാര്യങ്ങളെ പറയുന്നതാണ് ശ്രുതി. അപ്പൊ ജീവൻ ഇങ്ങനെയാണ്, നീ അജ്ഞനാണെന്ന് ശ്രുതി ബോധിപ്പിച്ചില്ലെങ്കിലും തനിക്കറിയാൻ. കാരണം താൻ സ്വയം പറയുന്നു, ഞാൻ അജ്ഞനാണ്, എനിക്ക് പരമാത്മാവിനെ അറിയില്ല. അപ്പൊ തനിക്ക് പ്രത്യക്ഷ സിദ്ധമായിരിക്കുന്ന ഒരു കാര്യം ശ്രുതി പറയേണ്ട കാര്യമില്ല. ആണ് ഇവിടെ പറയുന്നത് എന്താണ്? ക്ഷേത്രജ്ഞോഹി ജീവൻ കർത്തൃത്വേന ഭോക്തൃത്വേന ജ പ്രതി ശരീരം കർത്താവായും ഭക്തവായും ഓരോ ശരീരത്തിലും ബുദ്ധ്യാദ്യുപാധി സംബന്ധോ ബുദ്ധി തുടങ്ങിയ ഉപാധികളുടെ ബന്ധത്തോടുകൂടിയിരിക്കുന്നു. ലോകദൈവ പ്രസിദ്ധോ വ്യവഹാരത്തിൽ നിന്ന് എന്നെ സ്വയം അറിയാം, തൻ്റെ പോരായ്മകളെല്ലാം തനിക്ക് സ്വയം അറിയാം. നാസോ ശ്രുത്യ താത്പര്യേണ ഉപേക്ഷിത, ശ്രുതി താത്പര്യപൂർവ്വം ഉപദേശിക്കുന്നുണ്ട്. ശ്രുതി ഉപദേശിക്കുന്ന എന്താണ്? തനിക്ക് അറിയാത്ത കാര്യത്തിൽ എന്താണ്? തൻ്റെ പരമാത്മഭാവത്തെ തനിക്കറിയില്ല, തന്റെ ബ്രഹ്മഭാവത്തെ തനിക്കറിയുന്നില്ല. അതാണ് ശ്രുതി ഉപദേശിക്കുന്നത്. പക്ഷെ ഈശ്വരനെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഈശ്വരസ്തു ലോകതോ അപ്രസിദ്ധത്വ ശ്രുത്യ താത്പര്യേണ ഉപേക്ഷ്യതേ ഇതിനത്തെ ആകസ്മികം വചനയുക്തം. ഈശ്വരൻ അങ്ങനെയല്ല, വ്യവഹാരത്തിലൂടെ സിദ്ധമല്ല. ലോകത്തെ അപ്രസിദ്ധത്വ തനിക്ക് സ്വയം അത് വ്യക്തമല്ല. തൻ്റെ തന്നെ തത്വത്തെ, തൻ്റെ തന്നെ ഈശ്വരീയ ഭാവം തനിക്ക് വ്യക്തമല്ല. തൻ്റെ പരമാർത്ഥഭാവം, അതാണ് ഈശ്വരീയ ഭാവം എന്ന് പറയുന്നത്, അത് വ്യക്തമല്ല. വ്യക്തമല്ലാത്തത് കൊണ്ട് ശ്രുതി എന്ത് ചെയ്യുന്നവനെ ഉപദേശിക്കുന്നു? എങ്ങനെ ഈശ്വരനെ തൻ്റെ പരമാർത്ഥമായും ജഗത് സൃഷ്ടിസ്ഥിതി സംഹാര കർത്താവായും എല്ലാം ശ്രുതി ബോധിപ്പിക്കുന്നു. അതുകൊണ്ടെന്നാണ് ഈശ്വരനെ കുറിച്ച് പറയുന്നതൊന്നും ആകസ്മികമായ വചനമല്ല. ശ്രുതി കരുതി കൂട്ടി ജീവൻ സത്യത്തെ ഗ്രഹിക്കണം എന്നുള്ള ബോധത്തോടുകൂടി ഉപദേശിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ എന്താണ്? ശ്രുതി താല്പര്യപൂർവം ഈശ്വരനെ നിർദ്ദേശിക്കുന്നതുകൊണ്ട് ഈശ്വരൻ തന്നെയാണ് ജഗദാശ്രയമായിരിക്കുന്നത്, ലോകാശ്രയമായിരിക്കുന്നത്. തത്വത്തിൽ ഒന്നാണെങ്കിലും ഒന്ന് എല്ലായിടത്തും കൂട്ടിച്ചേർന്നു. ഗുഹാം പ്രവിഷ്ടാത്മാനോഹി ഇത്യത്ര പിയത ദർശിതം. ഇത് ഗുഹാം പ്രവിഷ്ടാത്മാനു എന്ന് പറയുന്നിടത്ത് ഇത് കാണിച്ചു. ദ്വാസുവർണ ഇത്യസ്യാം ഉരുചി ഈശ്വര ക്ഷേത്രം ഉച്ചരീതി. ദ്വാസുവർണ എന്ന് പറയുന്നിടത്ത് മുമ്പ് അവിടെ പറഞ്ഞു എന്താണ് ഇവിടെ ഈശ്വരനെയും ക്ഷേത്രജ്ഞനെയും പറയുകയാണ്. പക്ഷേ ശ്രുതിയുടെ താല്പര്യം ക്ഷേത്രജ്ഞനല്ല, ഈശ്വരനെ ബോധിപ്പിക്കുകയാണ് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. യഥാപി പങ്ക് ഉപനിഷത്കൃതേന വ്യാഖ്യാനേന അസ്യാമൃതി സത്വക്ഷേത്രജ്ഞ ഉച്ചയതേ തഥാപി ന വിരോധ കശ്ചിത്. പക്ഷേ താങ്കളിപ്പോൾ പറഞ്ഞത് എന്താണ്? രണ്ട് പക്ഷികളിൽ ഒന്ന് ജീവൻ, മറ്റൊന്ന് ഈശ്വരൻ. ശ്രുതിയുടെ താല്പര്യം ജീവനെ വെളിപ്പെടുത്തുകയല്ല, ഈശ്വരനെ വെളിപ്പെടുത്തുകയാണ്. ആ ഈശ്വരനാണ് ജഗത്തിന്റെ ആശ്രയം എന്നെല്ലാം പറഞ്ഞു. പക്ഷേ ഈ മന്ത്രത്തെ പൈങ്കി ഉപനിഷത്ത് എന്ന് പറയുന്ന വേദഭാഗത്ത് ആ ഉപനിഷത്ത് തന്നെ വ്യാഖ്യാനിച്ചു. അവിടെ എങ്ങനെ വ്യാഖ്യാനിച്ചത്? വ്യാഖ്യാനേന അസ്യാം ഋജി സത്വക്ഷേത്രജ്ഞ ഉച്ചയതി. അവിടെ വ്യാഖ്യാനിച്ചത് എന്താണ്? ഇവിടെ രണ്ട് പക്ഷികളെന്ന് പറയുന്ന ഒന്ന് ബുദ്ധിയും മറ്റൊന്ന് ജീവനുമാണ് എന്ന് വ്യാഖ്യാനിച്ചു. ശ്രുതി തന്നെ വ്യാഖ്യാനിച്ചിരിക്കുകയാണ്. സാറിന് വ്യാഖ്യാന ശ്രുതി വ്യാഖ്യാനത്തെ ബ്രാഹ്മണ ഭാഗം എന്ന് പറയും. ഇവിടെ അതിന് ഉപനിഷത്ത് എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. അവിടെ എന്ത് ചെയ്തിരിക്കുന്നു? രണ്ട് പക്ഷികളിൽ ഒന്ന് ജീവനും മറ്റൊന്ന് ബുദ്ധിയും എന്നാണ് പറഞ്ഞിരിക്കുന്നു. തഥാപിന വിരോധ കശ്യത്. പക്ഷെ അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ പറയുന്നതായിട്ട് അതിന് വിരോധമില്ല. അതായത് ക്ഷേത്രജ്ഞൻ ഈശ്വരൻ എന്നതിനെ വ്യാഖ്യാനിക്കുന്നതും ജീവൻ അല്ലെങ്കിൽ ക്ഷേത്രജ്ഞൻ ബുദ്ധി എന്ന് വ്യാഖ്യാനിക്കുന്നതും തമ്മിൽ വിരോധമൊന്നുമില്ല. രണ്ടിനെയും താല്പര്യമൊന്നുമില്ല. എങ്ങനെ? തഥാപിന കശ്യ വിരോധ കഥം പ്രാണഭൃതിഹ ഘടാതി ഛിന്നവ സത്വവിവാദി അഭിമാനത്തിന പ്രതിശരീരം ഗൃഹ്യമാണോ ദുഭ്യദ്യായതനെന്ന ഭവതീതി നിഷിദ്ധ്യതേ. എന്താ പറയുന്നത്? ജീവൻ ഘടാകാശത്തെ പോലെ ഘടാദിഛിദ്രത്തെ പോലെ ബുദ്ധി തുടങ്ങിയ ഉപാധികൾ ഉള്ള അഭിമാനം കൊണ്ട് പ്രതി ശരീരം ഓരോ ശരീരത്തിലും വേറെ പേരെ ഗ്രഹിക്കുന്നു ജീവൻ. അതുകൊണ്ട് തന്നെ എന്താണ് ദുഭ്യാധ്യായതിനെന്ന ഭവതി, അത് ലോകാശ്രയമാകത്തില്ല. ഈ ജീവൻ ഈ ശരീരാഭിമാനിയായിരിക്കുന്നു. ഓരോ ശരീരത്തിലും ജീവൻ വേറെ വേറെയാണ്, പ്രതി ശരീരം ഭിന്നമാണ്. അതുകൊണ്ട് ജീവൻ പരമാത്മാവല്ല, ജീവന് പരമാത്മാവാൻ സാധ്യമല്ല. എന്നുവെച്ചാൽ സർവജ്ഞത്വാദി ഗുണങ്ങളുള്ള ഈശ്വരനാകാൻ സാധ്യമല്ല. എന്നാൽ യസ്തു സർവശരീരേഷു ഉപാധിവർ വിനാ ഉപലക്ഷ്യതേ പരമാത്മൈവ സഭവതി. എന്നാലിവിടെ ഒരു അസൂക്ഷ്മമായ വ്യത്യാസം പറയും. ചിലടത്ത് പറയും ജീവൻ ഈശ്വരനാണ്, ചിലടത്ത് പറയും ജീവൻ ഈശ്വരനല്ല. ചിലടത്ത് പറയും ജീവനാണ് സർവാത്മഭാവം, ചിലടത്ത് പറയുന്ന ഈശ്വരനാണ് സർവാത്മഭാവം. ഈ പറയുന്നതെല്ലാം പരസ്പര വിരുദ്ധം പോലെ തോന്നുന്നുണ്ടല്ലോ. നിങ്ങൾ ഒരിടത്ത് പറയും ജീവാത്മാവും പരമാത്മാവും ഒന്നാണ്, എന്താ അദ്വൈതത്തിന്റെ വിഷയം പറയും ജീവാത്മ പരമാത്മ ഏകത്വം പറഞ്ഞു പറഞ്ഞു വന്നിട്ട് ഒരിടത്ത് പറയണ്ട ജീവൻ മേറെ ഈശ്വരൻ മേറെ. ഇതെന്താ ഇങ്ങനെ പറയുന്നത്? പറയുന്നു യസ്തു സർവശരീരേഷു ഉപാധിപിർ വിനാ ഉപലക്ഷ്യതേ. ഓരോ ശരീരത്തിനും നോക്കുക, ഓരോ ശരീര അഭിമാനിയായിരിക്കുന്ന ജീവനെയും നോക്കുക, അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ചൈതന്യത്തെ കാണാൻ ശ്രമിക്കുക. ഉപാധികളെല്ലാം തള്ളിക്കളഞ്ഞിട്ട് ഉള്ളിലിരിക്കുന്ന ആ ചൈതന്യത്തെ കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, ആ തത്വത്തെ കാണിച്ചു കഴിഞ്ഞാൽ, ആ തത്വം അത് തന്നെ പരമാത്മാവ്. അവിടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ജീവപരയോരേകത്വം എന്ന് പറഞ്ഞാൽ അവിടെ ശരിയാകും, അത് പരമാത്മാവ് തന്നെയാണ്. പക്ഷെ അതിനെന്ത് ചെയ്യണം? ആ ഉപാധികളെ വിട്ടിട്ട് ചിന്തിക്കണം. അതാണ് യസ്തു സർവശരീരേഷു ഉപാധികൾ വിനാ ഉപലക്ഷ്യത, ഉപാധി കൂടാതെ കാണും. പരമാത്മീയ സബോധി അത് പരമാത്മാവ് തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയും എന്താണ്? ജീവാത്മാവ് പരമാത്മാവ് തന്നെയാണ് എന്ന ഉപാധിയോട് കൂടി ചിന്തിക്കുമ്പോഴും ഞങ്ങൾ പറയും ജീവൻ വേറെ പരമാത്മാവ് വേറെ. രണ്ട് രീതിയിലും പറയാം. യഥാ ഉദാഹരണം പറയുന്നു ഘടാദി ഛിദ്രാണി ഘടാദിഭിർ ഉപാധിഭിർ വിനാ ഉപലക്ഷ്യമാണാനി മഹാകാശം ഭൂതി. ഘടത്തിന്റെ ഉള്ളിലിരിക്കുന്ന ഛിദ്രം ആകാശം, ഘടാകാശം എന്ന് പറയുന്നു. ആ ജലത്തിനും മറ്റും ഇരിക്കാൻ ഇടം കൊടുക്കുന്ന ആ ഇടം, ഈ ഉപാധികളെ ആകാശം, ഇടം ആകാശം വിട്ടാലോ ആ ഇടം ആകാശം, അത് മഹാകാശം തന്നെ. ആ രീതി ചിന്തിച്ചു കഴിഞ്ഞാൽ ഘടാകാശത്തെ മഠാകാശം എന്നറിയാം. പക്ഷെ സാധാരണ നമ്മൾ പറയുമ്പോൾ പറയും ഘടാകാശം വരെ മഠാകാശം വരെ. എന്തുകൊണ്ട്? അതിൻ്റെ ഉപാധി വേറെയാണ്. പക്ഷെ അത് രണ്ടും വിടുക, ഘടമെന്നും മഠമെന്നും പറയുന്ന ആ ഉപാധികളെ വിടുക, കേവലം ഇരിക്കുന്ന ഏകമായ ഈശ്വര ചൈതന്യം, അത് തന്നെ ബ്രഹ്മം, അത് തന്നെ പരമാത്മാവ്. അങ്ങനെയും പറയാം. യഥാ ഘടാദി ഛിദ്രാണി ഘടാദി ഉപാധി ഒരു വിനാ ഉപലക്ഷ്യമാണ്. ഉപാധികളെ വിട്ടിട്ട് നോക്കുക, മഹാകാശയോ ഭവന്തി, അതെല്ലാം മഹാകാശം തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഉപാധികളെ വിട്ടിട്ട് ചിന്തിക്കുക, എന്റെ ഉള്ളിലിരിക്കുന്നത് പരമാത്മ തത്വം തന്നെയാണ്. അതാണ് പറഞ്ഞു വിടുന്നത്. തദ്വത് പ്രാണപ്രദ പരസ്മാത് അന്യത്വ അനുപത്തേ പ്രതിഷേധനുപത്തി. അതുകൊണ്ട് പരമാർത്ഥത്തിലെ ജീവൻ പരമാത്മാവിൽ നിന്നും അന്യമല്ല. അതാണ് തദ്വത് പ്രാണപ്രദ പരസ്മാദ് അന്യത്വനുപത്തെ. ജീവൻ പരമാത്മാവിൽ നിന്നും അന്യമല്ല. അതുകൊണ്ട് പ്രതിഷേധം ഉപപത്യതേ, അതുകൊണ്ട് നിഷേധയുക്തമല്ല. വേറെ ഒന്നും നിഷേധിക്കാൻ ഒക്കത്തില്ല. ജീവൻ വേറെ, പരൻ വേറെ എന്ന് പറയാൻ പറ്റത്തില്ല. രണ്ടും ഒന്ന് തന്നെ. അതുകൊണ്ട് തസ്മാ സാധു ഉപാധി അഭിമാനേവ ദിവ്യാധ്യായനത്വ പ്രശ്. അതുകൊണ്ട് പ്രത്യേകം മനസ്സിലാക്കണം, ആരാണോ ഈ ശരീര അഭിമാനത്തോടു കൂടിയിരിക്കുന്നത് അവനെ പറയുന്നു നീ ലോകാശ്രയമല്ല, ജഗതാശ്രയമല്ല എന്ന് പറയുന്നു. ഇനി ആരാണോ ഉപാധി നിന്നും വിനോദമുക്തനായി തന്നെ അറിയുന്നത് അവനറിയാം എന്താണ് ഈ തത്വം, ആ പരമാർത്ഥ തത്വം. അത് തന്നെയാണ് സർവ ലോകത്തിനും ആധാരമായിരിക്കുന്നത്. ആ തത്വത്തിനാണ് സർവജ്ഞനും സർവശക്തനുമായിരിക്കുന്ന ഈശ്വരഭാവം. ആ തത്വത്തിൽ തന്നെയാണ് അല്പജ്ഞനും അവിദ്യ അധീനനുമായിരിക്കുന്ന ജീവഭാവം. എല്ലാം വളരെ വ്യക്തമായി വേർതിരിച്ചുകൂടെ പറയുന്നു. തസ്മാത് പരമേവ ബ്രഹ്മദ്വിഭ്യാധ്യായൻ. അതുകൊണ്ട് ലോകാശ്രയമായിരിക്കുന്നത് പരബ്രഹ്മമാണ്, പരമാത്മാവ് തന്നെയാണ്. ഇതിനങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിക്കുഴയ്ക്കുന്നു. അപ്പോൾ ഈ രണ്ട് രീതിയിലും പറയാം, ജീവനെ പരമാത്മാവെന്നും പറയാം, ഉപാധിയെ വിട്ടിട്ട് തത്വത്തെ എടുക്കുന്നു. ജീവാത്മാവെന്നും പറയാം ഉപാധിയെടുക്കുന്നു. തദ്ദേത അദൃശ്യത്വാദികളോ ധർമ്മോക്തൈത്യനേവ സിദ്ധം പറയുന്നു. ഈ പറഞ്ഞ അവിടെ എന്താണ് പറഞ്ഞത്? ദ്വിഭ്യാധ്യായതനം എന്ന് പറഞ്ഞല്ലോ. അതാണ് അവിടെ അദൃശ്യത്വാദികളോ ധർമ്മോക്തി എന്ന് പറയുന്നത്. ഇതിന്റെ തൊട്ട് മുമ്പലത്തെ അധികരണത്തിൽ പറഞ്ഞത് അത് മുണ്ടകത്തിലെ മന്ത്രത്തെ വ്യാഖ്യാനിച്ചു എന്ന് പറഞ്ഞത്. ഭാഷകാരൻ ഈ പ്രകടനത്തിൽ മുഴുവൻ സമ്മർദ്ദിക്കുന്ന ഈ ഒരേ ഒരു കാര്യം തന്നെ പല ഭാഷയിൽ പല ശ്രുതികളെ ഉദ്ധരിച്ച് പറയുന്നു. ഈ ജഗത്തിന് ആശ്രയമായിരിക്കുന്നത് ബ്രഹ്മം തന്നെയാണ്, പരമാത്മാവ് തന്നെയാണ്, പ്രകൃതിയല്ല, ജീവനല്ല. ഇത് കഴിഞ്ഞ അധികരണത്തിലും പറഞ്ഞു. സിദ്ധം തസ്യ ഭൂതയോനി വാക്യസ് മധ്യേ ഇതം പഠിതം യസ്മിൻ ദൗഹ പൃഥ്വീച്ച അന്തരീക്ഷം ഇതി. അവിടെ തന്നെ അത് കഴിഞ്ഞാണ് അദൃശ്യത്വാദി ഗുണധർമ്മുക്തി അവിടെ ദുഭ്യാദ്യായതിനത്തെ കുറിച്ച് പറഞ്ഞിട്ടാണ് ഇവിടെ പറഞ്ഞത്. അടുത്ത അധ്യായത്തിൽ യസ്മിൻ ദൗ പൃഥ്വീച്ച അന്തരീക്ഷം എന്നിവിടെ പറയുന്നു. ഈ പൃഥ്വി, അന്തരീക്ഷം, ആകാശം എല്ലാം ഏതൊന്നിനെ ആശ്രയിച്ചാണോ ഇരിക്കുന്നത് അത് പരമാത്മാവാണ് എന്ന് ആണ് തസ്യ ഭൂതയോനിവാക്യസ്യ മധ്യീതം പറയുന്നത്. അത് കഴിഞ്ഞ് പറഞ്ഞിരിക്കുന്നു എന്നർത്ഥം. ഭൂതയോനിവാക്യം എന്ന് പറഞ്ഞത് കഴിഞ്ഞ പ്രകടനത്തിൽ പറഞ്ഞത്. യസ്മിൻ ദോ പൃഥ്വി ചാന്തരിശ്വരി പ്രപഞ്ചാർത്ഥം പുനരുപന്യസ്. അത് കഴിഞ്ഞ അധികരണത്തിൽ പറഞ്ഞാണെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് വീണ്ടും വേറൊരു മന്ത്രത്തെ എടുത്താൽ അതേ അർത്ഥം പറയുന്നു. പറയുന്നു പ്രപഞ്ചാർത്ഥം വിസ്തരിച്ച് പറയുന്നു. സ്ഥൂല ബുദ്ധിയുള്ളതായ ആൾക്കാർക്ക് ചുരുക്കി പറഞ്ഞാൽ മനസ്സിലാക്കില്ല. അതുകൊണ്ട് വിസ്തരിച്ച് പറയും. സൂക്ഷ്മ ബുദ്ധിയായ ഒരുവനല്ല, സ്ഥൂല ബുദ്ധിയായ ഒരുവനും ഇത് മനസ്സിലാക്കും. അതിനുവേണ്ടി കഴിഞ്ഞ അധികരണത്തിൽ പറഞ്ഞ കാര്യങ്ങളെ തന്നെ വീണ്ടും പറഞ്ഞിരിക്കുന്നു. അവിടെ ദുഭ്യാധി ആയതനം എന്ന് പറഞ്ഞു. ഇവിടെ അതായത് രണ്ടാം അധ്യായം, ഈ പറയുന്നത് രണ്ടാം അധ്യായത്തിൽ, മറ്റേ ഒന്നാം അധ്യായത്തിൽ. ഇവിടെ പറഞ്ഞത് അവിടെ ദിവ്യാധി ആയതിനെന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞു ഓതം ആശ്രിതമായിരിക്കുന്നു. മുമ്പ് പറഞ്ഞ കാര്യങ്ങളെയും കൂടുതൽ വിശദീകരിക്കുന്നതിന് വേണ്ടി ബുദ്ധി വൈശദ്ധ്യത്തിന് വേണ്ടി വീണ്ടും വിശദീകരിച്ചിരിക്കുന്നു. ഇവിടെ അമൃതസ്യ സേതു എന്ന് പറഞ്ഞു. അവിടെ വേറെ ഭാഷയിൽ പറഞ്ഞു. അപ്പോ ജഗദാശ്രയം ഈശ്വരൻ എന്ന് ശ്രദ്ധിച്ചു. അടുത്ത് വരുന്ന എന്താണ്? ഭൂമാധികരണമാണ്. ഭൂമാ സമ്പ്രസാദ അധ്യുപദേശ. ഛന്ദോഗ്യത്തിലെ ഏഴാം അധ്യായം നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇതം സമാമനന്തി ഭൂമാത്വേവ വിജിജ്ഞാസിതവേദി ഭൂമാനം ഭഗവോ വിജിജ്ഞാസീതി എത്ര നാന്യത് പശ്യതി നാന്യശ്നോതി നാന്യത് വിജാനാതി സ ഭൂമാ അഥ എത്ര അന്യത് പശ്യത്തി അന്യശ്നോതി അന്യത് വിജാനാതി തദൽപ്പം. ഭൂമാവിനെ കുറിച്ച് പറയുകയാണ്. ബഹോർഭാവ ഭൂമ, ബഹുത്വം എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഭൂമ എന്ന് പറയുന്നത്. ബഹോർ ലോപ ഭൂജ ബഹോഹോ സൂത്രമൊക്കെ ഉണ്ട്. പാണിനി ബഹുത്വമെന്ന് ഭൂമാന്നും ശബ്ദങ്ങൾ ശ്രദ്ധിക്കുന്ന നിയമങ്ങളൊക്കെ ഉണ്ട്. ഭൂമാവിനെ കുറിച്ച് നമ്മൾ അവിടെ വിശദമായി ചർച്ച ചെയ്തതാണ്. നാരദ സനത് കുമാര സംവാദം. അതി ഭഗവാൻ അവിടെ നാരദൻ സനത് കുമാരന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അധീഹി ഭഗവ അങ്ങനെ ഉപദേശിച്ചാലും എന്താ കാരണം? ശോചാമി, എനിക്ക് ദുഃഖം, എനിക്ക് ഞാൻ ദുഃഖിക്കുന്നു, അതുകൊണ്ട് എന്റെ ദുഃഖം മാറ്റാൻ വേണ്ടി അങ്ങനെ ഉപദേശിക്കുന്നു. അയോഗ്യൻ നിന്നെ എന്തുപദേശിക്കാണ്? നാരദനെ പോലെ നാരദൻ പ്രസിദ്ധനല്ലേ? ശ്രുതിയിൽ തന്നെ പ്രസിദ്ധനാണ്, ലോകത്തിലും പ്രസിദ്ധനാണ്, ഭക്തൻ എന്നുള്ള നിലയ്ക്ക് പ്രസിദ്ധനാണ്. ശ്രുതിയിൽ പറഞ്ഞു, ഇനി എന്താ നിന്നെ ഉപദേശിക്കുക? ശരി, ഞാൻ ഉപദേശിക്കുക, നീ ഇതുവരെ നിനക്ക് എന്തൊക്കെ അറിയാം അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉപദേശിക്കും. അറിയുന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമുണ്ടല്ലോ. അവൻ പറയുന്നു, ഋഗ്വേജോ യജുർവേദ സമവേദ അഥാതർവ, വേദങ്ങളെല്ലാം എനിക്കറിയാം, പുരാണങ്ങൾ ഇതിഹാസങ്ങൾ അറിയാം, മറ്റ് മന്ത്രവിദ്യ തന്ത്രവിദ്യ യന്ത്രവിദ്യ സർവവിദ്യകളും എനിക്കറിയാം. എന്നിട്ടെന്താ? എല്ലാ വിദ്യകളും അറിഞ്ഞിട്ടും ശോചാമി, എനിക്ക് ദുഃഖമാണ്. ഭവദൃദിശേഭ്യ അങ്ങേപ്പോലുള്ളവരിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ടെന്താണ് തരതിശോകം ആത്മവിത്ത്. എന്നാൽ ആത്മവിത്ത്, ആത്മാവിനെ അറിയുന്നവൻ ദുഃഖത്തെ തരണം ചെയ്യുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോ ഭഗവാനെ അറിയുന്നവൻ ദുഃഖത്തെ അറിയുക എന്നുള്ളതിനാണ് അവിടെ പ്രാധാന്യം. തരതി ശോകം ആത്മവിത്ത്, ആത്മവിദ്ധത്വച്ച് ആത്മാവിനെ അറിയുന്നവൻ. ആത്മാവിനെ അറിയാതെ ദുഃഖത്തെ തരണം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചോദിക്കുന്നു, യജുർവേദം യജുർവേദം ഇതൊക്കെ പഠിച്ചതോ? അപ്പോൾ അതിന് സനത്കുമാരൻ പറഞ്ഞു, നീ കേവലം എന്താണ് ശബ്ദത്തെ ആഗ്രഹിച്ചിരിക്കുന്നത്. അതാണല്ലോ പഴയ രീതി. എന്താണ് ഈ വേദം ഇങ്ങനെ ചൊല്ലിപ്പഠിക്കുക, ഗുരുമുഖത്ത് നിന്ന് കേൾക്കുക, ശിഷ്യൻ തൻ്റെ നാക്കിൽ ഉറപ്പിക്കുക, അതിങ്ങനെ പോവുക, പിന്നെ പഠന പാഠനങ്ങളിലൂടെ ഇത് മുമ്പോട്ട് പോകും. അപ്പോൾ അതിൻ്റെ പ്രതിപാദ്യമായിരിക്കുന്ന ആത്മതത്വത്തെ ഗ്രഹിക്കുന്നില്ല. അപ്പോൾ സർവശാസ്ത്രവും ഗ്രഹിച്ചാൽ ശരി, ആത്മാവിനെ അറിഞ്ഞില്ലെങ്കിൽ പ്രയോജനമില്ല. അറിയണം, അറിവിനാണ് പ്രാധാന്യം. അപ്പോൾ അന്നത്തെ സന്ദർഭം അതായിരുന്നു, വേദാധ്യയനത്തിൻ്റെ കാലമാണ്, എല്ലാവരും വേദാധ്യയനം ചെയ്യും, കേട്ട് പഠിക്കും, പിന്നെ അതുപോലെ പുരാണങ്ങളും ഇതിഹാസങ്ങളും എല്ലാം അങ്ങനെയാണ്. ശൗനകനെ പോലെ ഉള്ള ഋഷിമാർക്കെല്ലാം എല്ലാ പുരാണങ്ങളും കണ്ഠസ്ഥമാണ്. ഏത് പുരാണം ആര് ചോദിച്ചാലും അവർ പറയും. അതുപോലെ സൻപാരമ്പറയും, നീ ഗ്രഹിച്ചിരിക്കുന്ന മുഴുവൻ ശബ്ദമാണ്, ശബ്ദത്തെയാണ് ഗ്രഹിച്ചിരിക്കുന്നത്. അതുപോലെ പിന്നെ എന്താണ്? നീ അർത്ഥത്തെ ഗ്രഹിക്കണം, ശ്രുതിയുടെ താല്പര്യത്തെ ഗ്രഹിക്കണം. പക്ഷെ ഒരു കാര്യം നാരദൻ അറിയാം, എന്താണ്? ദുഃഖത്തെ തരണം ചെയ്യണമെങ്കിൽ ആത്മാവിനെ അറിയണം, അല്ലാതെ ഒരു വഴിയൊന്നുമില്ല. ആത്മബോധം, ആത്മാവെന്ന് പറഞ്ഞാൽ എന്താ? താൻ തന്നെ തന്നെ തന്നെ അറിയണം. ഇത് നമുക്ക് അതിന് തൊട്ട് മുമ്പ് ആറാം അധ്യായത്തിൽ ആണ് തത്വമസി ഉപദേശിക്കുന്നത്, ചേതകേതു. അത് കഴിഞ്ഞ ഏഴാം അധ്യായത്തിലാണ് ഇത് വരുന്നത്, നാരദ സനത്കുമാര സംവാദം. അപ്പോൾ തത്വത്തെ അറിയാതെ ശബ്ദം ഗ്രഹിക്കുന്നതുകൊണ്ട് പ്രയോജനമില്ല. പക്ഷെ ഒന്നുകൂടെ പറയുന്ന എന്താണ്? ഭഗവദ്ദൃശേഭ്യ ഞാൻ അങ്ങേ ഇതുവരെ കണ്ടുമുട്ടിയില്ല, പക്ഷെ അങ്ങേ പോലെയുള്ള പലരെയും ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. അങ്ങേക്ക് തുല്യന്മാരായ ആൾക്കാരെ കണ്ടുമുട്ടിയിട്ടുണ്ട്. അവരിൽ നിന്നല്ല ഞാൻ മനസ്സിലാക്കി എന്താണ്? തരതി ശോകം ആത്മാവിനെ അറിയുന്നവൻ എന്ന്. യോഗി പിന്നെ ഇത്രയും കാലം ഈ വേദമൊക്കെ പഠിച്ചിട്ട് എന്താ ആത്മാവിനെ അറിയാത്തത്? അപ്പൊ വേദ വൈദിക സമ്പ്രദായത്തിൽ ആത്മാവിനെ അറിഞ്ഞുകൊള്ളണമെന്ന് നിയമമൊന്നുമില്ല. എന്തുകൊണ്ട്? വൈദിക സമ്പ്രദായം എന്ന് പറയുന്നത് വേദം ഉച്ചാരണ അനുച്ചാരണ രീതിയിൽ വേദം അധ്യയനം ചെയ്യുന്നതാണ്. ഇവിടെ തത്വവിചാരം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി ഉണ്ടായാൽ തന്നെ അതാതു ധർമ്മമീമാംസ എന്ന വഴിക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ധർമ്മത്തിന്റെ വിചാരമേ നടക്കും, തത്വവിചാരം നടക്കത്തില്ല. അപ്പൊ തത്വബോധം കൊണ്ട് മാത്രമേ മുക്തി സാധ്യമാകൂ, വേറെ വഴിയൊന്നും. അതിനുവേണ്ടി എന്ത് ചെയ്തു? ഞാൻ അങ്ങയെ സമീപിച്ചിരിക്കുകയാണ്, തത്വത്തെ എനിക്ക് ബോധിക്കണം. അത് സനത്കുമാരനും പറയുന്നുണ്ട്, നീ ശബ്ദത്തെ മാത്രം ഗ്രഹിച്ചാണ് നിന്റെ കുഴപ്പം, എല്ലാ ശാസ്ത്രങ്ങളും ഗ്രഹിച്ചു. ഇനി ഞാൻ എന്റെ അർത്ഥത്തെ ഗ്രഹിച്ചാൽ തന്നെ ശരിയായ താല്പര്യത്തെ ഗ്രഹിച്ചില്ല, താല്പര്യം ഗ്രഹിക്കണം. ശരി, അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത് ഇനിയിപ്പോ? അപ്പൊ അവിടെ സനത്കുമാരൻ പറയുന്നു, എങ്ങനെയാണ് ആദ്യം പറയുന്നത്? നാമ ബ്രഹ്മേത്യുപാസ്വ, നാമത്തെ ബ്രഹ്മമെന്ന് ഉപാസിക്കുക. എന്നാദ്യം ചോദിക്കുന്നത് നാമത്തെ ബ്രഹ്മമെന്ന് ഉപാസിക്കുക. ഇതുവരെ നാമങ്ങളാണ് ഞാൻ കേട്ടിരിക്കുന്നത്, അതിനെ ബ്രഹ്മമെന്ന് ഉപാസിച്ചു കഴിഞ്ഞാൽ ചോദിക്കുന്ന കിം നാമോ, നാമന് അസ്തിഭൂയീ, നാമത്തെക്കാളും വലുതായിട്ട് ഇനി എന്തെങ്കിലും ഉണ്ടോ ഉപാസിക്കുക? സനത്കുമാർ പറഞ്ഞുണ്ടല്ലോ, നാമനോ ഭൂയസി, വാക്കുണ്ട്, നാമത്തെക്കാൾ ശ്രേഷ്ഠമാണ്, അതിനെ ബ്രഹ്മമെന്ന് ഉപാസിക്കുക. വീണ്ടും ചോദിക്കും, വാക്കിനേക്കാൾ ഏതെങ്കിലും വലുതായിട്ടുണ്ടോ ഉപാസിക്കുക? പറയുന്നുണ്ടല്ലോ, മനഃ, മനസ്സ്, സങ്കല്പം, ചിത്തം, ധ്യാനം, വിജ്ഞാനം, ബലം, അന്നം, ജലം, തേജസ്, ആകാശം, സ്മരണം, ആശ, പ്രാണൻ, ഓരോന്നോരോന്നോരോന്നായിട്ട് ഉപാസിക്കാൻ പറയും. പ്രാണൻ വരെ ഉപാസിക്കാൻ പറയും. പ്രാണനെ കൊണ്ടങ്ങ് നിർത്തുമ്പോൾ പിന്നെ അവിടെ നാരദൻ വിചാരിച്ചപ്പോൾ പ്രാണനാണ് ഏറ്റവും വലുത്. പ്രാണനപ്പുറം ഇനി ഉപാസിക്കാനൊന്നുമില്ല. അതുകൊണ്ടവിടെ പിന്നെ അപ്പുറത്തോട്ട് ചോദിച്ചില്ല. പ്രാണാത് അസ്ഥിഭൂയായി, പ്രാണനെക്കാളും വരുന്നത് എന്തെങ്കിലും ഉണ്ടോ എനിക്ക് ഉപാസിക്കാനൊന്നും ചോദിച്ചില്ല. നാരദൻ അവിടെ നിർത്തി. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വീണ്ടും പലതും ഉപദേശിച്ചിട്ട് ഭൂമാവിന് കൊണ്ടെത്തിക്കുന്നത്. ആ ഭൂമാവിനെ കുറിച്ച് പറയുന്നിടത്താണ് ഇവിടെ പറയുന്നത്, ഭൂമാത്യോ വിജിജ്ഞാസിതവ്യഹ, നാമവും കഴിഞ്ഞിട്ട് ഭൂമാവിനെയാണ് നീ അറിയേണ്ടത്. ഇതി ഭൂമാനം ഭഗവോ വിജിജ്ഞാസ ഇതി, എത്ര നാണ്യത് പശ്യതി, ഭൂമാവിനെയാണ് അറിയാൻ ആഗ്രഹിക്കേണ്ട. അവിടെ എവിടെയാണോ മറ്റൊന്നും കാണാതിരിക്കുന്നു, നാണ്യശ്രണോതി മറ്റൊന്നും കേൾക്കാതിരിക്കുന്നു, നാണ്യത് വിജ്ഞാനാദി മറ്റൊന്നും അറിയാതിരിക്കുന്നു, സഭൂമ, അതാണ് ഭൂമാവ്. അഥവാ എത്ര അന്യത് പശ്യതി, ഇവിടെ പലതിനെ കാണുന്നു, അന്യശ്രണോതി പലത് കേൾക്കുന്നു, അന്യത് വിജാനാദി പലതറിയുന്നു, തദൽപ്പം, ഇവിടെ ഈ ജാഗ്രതത്തിലെ ഈ അനുഭവങ്ങൾ ഇതെല്ലാം അല്പമാണ്. ഭൂമാവിനെ അറിയണം, അതിനാണ് ആത്മവിത്ത്. ഭൂമാവിനെ അറിയുന്നവനാണ് ആത്മവിത്തെന്ന് പറയുന്നത് എന്ന് പറഞ്ഞു. അവിടെ നാരദൻ പറയും, സുഖം ത്വേവ വിജിജ്ഞാസിതമേ, എനിക്ക് സുഖം തരതി ശോകം ആത്മവിത്തെന്നാണല്ലോ. ഞാൻ അഹം ശോചാമി, ഞാൻ ശോധിക്കുന്നു, അതുകൊണ്ട് എനിക്ക് സുഖം, അതാണ് എനിക്കറിയേണ്ടത് എന്താണെന്ന്. വരുന്നു, യോ വൈ ഭൂമാത്ത സുഖം, ഏതാണോ ഭൂമാവ് അതാണ് സുഖം. ആ ഭൂമാവ് എന്താണ് പറയുന്നത്? എത്ര നാണ്യത് പശ്യതി, നാണ്യത് ശ്രണോതി എന്ന് പറഞ്ഞാൽ ആ ഭൂമാവിനെ വിശദീകരിക്കുകയാണ്. ഇതാണ് സന്ദർഭം. ഓ ഇവിടെ തത്ര സംശയം, ഇവിടെ സംശയം വരുന്നു കിം പ്രാണോ ഭൂമാസ അവസിത് പരമാത്മേതി. സാധാരണ പറയുന്നു ഇവിടെ പ്രാണനാണോ ഭൂമാവോ അതോ പരമാത്മാവാണോ. പുതിയ സംശയം, എന്താ സംശയം വരാൻ കാരണം? ഭൂമേതി താവത് ബഹുത്വമിധീയതേ. ഭൂമ എന്ന് പറഞ്ഞാൽ ബഹുത്വം എന്നർത്ഥം. പലതിനാണ് ബഹു എന്ന് പറയുന്നത്, ആ ബഹുത്വത്തെയാണ് പറയുന്നത്. ബഹോർ ലോഹ ഭൂജ ബഹോഹോ പാണി. ഭൂമശബ്ദത്തിന്റെ വ്യുത്പത്തി കാണിച്ചിരിക്കുകയാണ്. എങ്ങനെയാ ശബ്ദം? ബഹോർഭാവ എന്നാണ്. ബഹുവിന്റെ ഭാവം, പലതിന്റെ ഭാവം ആണ് ഭൂമ എന്ന് പറയുന്നത്. ഭാവപ്രത്യാണ്ട് ബ്രാഹ്മണസ്യ ഭാവ ബ്രാഹ്മണ്യം എന്ന് പറയുന്നതുപോലെ ആ ഭാവത്തെ കാണിക്കാനാണ് ഭൂമശബ്ദം ഉപയോഗിച്ചിരിക്കുന്നത്. ഭൂമശബ്ദസ്യ ഭാവപ്രത്യാന്തത സ്മരണ. ഭൂമപ്രതി ശബ്ദം എന്ന് ഭാവപ്രത്യാന്തമാണ്. എന്താണ് ആ ഭാവം, ബഹുവിന്റെ ഭാവം എന്ന് പറയുന്നത്? എന്താണ് ആ ബഹുത്വം? കിമാത്മകം പുനഃസ്തത് ബഹുത്വം ഇതി വിശേഷാകം. എന്താണ് ആ ബഹുത്വം എന്ന് പറയുന്നത്? ഭൂമ എന്ന് പറഞ്ഞാൽ ബഹുത്വം എന്നേ ഉള്ളൂ അർത്ഥം. എന്താണ് ആ ബഹുത്വം? ഏതൊരു ബഹുത്വത്തെ അറിഞ്ഞാലാണോ ശോകം മാറുന്നത്? ആ ബഹുത്വം സുഖമാണ്, ആനന്ദമാണെന്നെല്ലാം പറഞ്ഞു. അപ്പോ അവിടെ എന്താണ് പ്രാണോ ആശായ ഭൂയാൻ എന്ന് തൊട്ട് മുമ്പിൽ പറഞ്ഞു. എന്താണ് ആശയേക്കാൾ ഭൂയാൻ വലുതെന്താണ്? പ്രാണനാണെന്ന് പറഞ്ഞു. സന്നിധാന അങ്ങനെ പറഞ്ഞിരിക്കുന്നുണ്ട്. പ്രാണോ ഭൂമേതി പ്രതിഭാതി. പ്രാണനാണ് ഭൂമ എന്ന് തോന്നുന്നു. അതിന് തൊട്ടു മുമ്പില് ഓരോന്നിനെയും പറയുമ്പോൾ സ്മരണത്തെക്കാൾ വലുതാണ് ആശ, ആശയേക്കാൾ വലുതാണ് പ്രാണൻ എന്ന് പറഞ്ഞപ്പോ ഭൂമ എന്ന് പറയുന്നത് ഭൂയാൻ എന്ന് പറയുന്നത് അതിനേക്കാൾ ബഹുത്വം ഉള്ളത് പ്രാണനാണെന്ന് പറയുന്നു. പ്രാണനാണ് സംശയം. ആ പ്രകരണം പരിശോധിക്കുന്നതാണ്. തഥാ ശ്രുതം ഹേവമേ ഭഗവദ്ദൃശ്യഭ്യ തരതി ശോകം ആത്മവിദിതി ശോകം ഭഗവ ശോചാമി തമ്മാം ഭഗവാൻ ശോകസ്യ പാരം താരേ. ശ്രുതം ഹേവ, ഞാൻ കേട്ടിട്ടുണ്ട് ഭഗവദ്ദൃശ്യഭ്യ അങ്ങേപ്പോലുള്ളവരിൽ നിന്നും എന്താണ് ശോകം? തരതി ശോകം ആത്മവിത്ത്. ആത്മവിത്ത്, ആത്മാവിനെ അറിയുന്നവൻ ദുഃഖത്തെ മറികടക്കുന്നു, തരണം ചെയ്യുന്നു. അതറിയാം നാരദൻ. അപ്പോൾ ശാസ്ത്രങ്ങളെല്ലാം അധ്യയനം ചെയ്തെങ്കിലും തത്വത്തെ അറിഞ്ഞില്ല എന്നുള്ള ഒരു പോരായ്മയുമേ ഉള്ളൂ. എന്നുവെച്ചാൽ ശാസ്ത്ര താല്പര്യത്തെ ഗ്രഹിക്കുക. ഇപ്പൊ ശോകത്തെ തരണം ചെയ്യുന്നതിന് ശാസ്ത്ര താല്പര്യത്തെ ഗ്രഹിക്കുക എന്നല്ലാതെ വേറെ വഴികളൊന്നുമില്ല. വേറെ ഒരു വഴിയിലൂടെയും അത് സാധ്യമല്ല എന്നാണ് ഇവിടെ പറയുന്നത്. അറിവ് അതല്ലാതെ മുക്തിക്ക് ഉപായമില്ല. ഇതിവിടെയും വ്യക്തമായി പറയും, മുക്തി അറിവിലൂടെ സാധ്യമാകൂ. അതെങ്ങനെയുള്ള അറിവ്? തത്വത്തെക്കുറിച്ചുള്ള ബോധം. എല്ലാ മുക്തിക്ക് വേണ്ടി തത്വബോധത്തിന് അല്ലാതെ മുക്തിക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ പരിശ്രമങ്ങളും വ്യക്തം. എല്ലാ പരിശ്രമങ്ങളും തത്വബോധത്തിന് ഉപകരിക്കുമെങ്കിൽ നല്ലത്. എല്ലാ പരിശ്രമങ്ങളെയും ഒരേ സമയം അംഗീകരിക്കുകയും എല്ലാത്തിനെയും നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട് അദ്വൈതത്തിൽ. എല്ലാം ആ തത്വബോധത്തിന് ഉപകരിക്കും. അതുകൊണ്ട് പറയുന്നു ആത്മവിത് ഇതി സോഹം ഭഗവത് ശോചാമി. പക്ഷെ ഇത്രയും ശാസ്ത്രങ്ങളെല്ലാം ഞാൻ ഗ്രഹിച്ചിട്ടും ഞാൻ ദുഃഖിക്കുന്നു. തമ്മാം ഭഗവാൻ, അല്ലയോ ഭഗവാനെ അങ്ങ് എന്നെ ശുഖസ്യ പാരം താരെയ്തു, ദുഃഖത്തിൻ്റെ മറുകര കടക്കണം എന്നാണ്. എന്നുവെച്ചാൽ ആത്മബോധത്തെ പകർന്നു തരണം എന്നാണ്. ഇത് പ്രകരണ ഉദ്ധാന. അങ്ങനെ ഈ പ്രകരണത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പരമാത്മാ ഭൂമിത്യഭി പ്രതിപാദി, പരമാത്മാവാണ് ഭൂമ എന്നും തോന്നുന്നു. എന്തുകൊണ്ട് ഇവിടെ പറഞ്ഞു തരതി ശോകം ആത്മവിത്ത്? എന്നാൽ പ്രാണോ ആശായ ഭൂയാൻ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് പ്രാണനാണ് ഭൂമ എന്നും തോന്നാം. പക്ഷെ തരതി ശോകം ആത്മവിത്ത് എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ആത്മാവിനെ അറിഞ്ഞാലേ ദുഃഖത്തിൽ നിന്ന് മുക്തിയുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇവിടെ ഭൂമ എന്ന് പറയുന്നത് പരമാത്മാവാണെന്നും തോന്നാം. എന്താല്ലേ പറയുന്നത്? ശ്രുതി അധ്യയനം ചെയ്താൽ പോലെ ശ്രുതിയുടെ താല്പര്യത്തെ ഗ്രഹിക്കണം എന്ന് പറയുന്നത് കൊണ്ടാണ്. തത്വത്തെ ഗ്രഹിക്കണം, തത്വജ്ഞാനം വേണം. ആ തത്വജ്ഞാനമാണ് ഒരുവനിൽ എന്താണ് മുക്തി എന്നുള്ള ബോധത്തെ ഉണ്ടാക്കുന്നത്. മുക്തിയെക്കുറിച്ചുള്ള ബോധം അത് തന്നെ തത്വജ്ഞാനം. തത്ര കസ്യ ഉപാദാനന്യം കസ്യ വാഹനം ഇതി ഭൗതി സംശയ. ഇവിടെ എന്തിനെ സ്വീകരിക്കണം, എന്തിനെ തള്ളിക്കളയണം? ഭൂമ എന്ന് പറയുന്നത് പ്രാണനാണോ, ഭൂമ എന്ന് പറയുന്നത് പരമാത്മാവാണോ? ഈ സംശയത്തിലൂടെ എന്താ ചെയ്യുന്നത്? എന്താണ് പരമാത്മസ്വരൂപം എന്നുള്ളത് ഭാഷ്യകാരം വ്യക്തമാക്കുകയാണ്. പ്രാണൻ തുടങ്ങിയ തത്വങ്ങളെ നിഷേധിച്ചിട്ട് അങ്ങനെ പ്രാണൻ തുടങ്ങിയ പ്രത്യക്ഷ സിദ്ധങ്ങളായിരിക്കുന്ന തത്വങ്ങളെ നിഷേധിച്ചിട്ട് പരമാത്മസ്വരൂപത്തെ വ്യക്തമാക്കണമെങ്കിൽ പ്രാണൻ എന്താണെന്നും മനസ്സിലാക്കിത്തരണം. അതിനുവേണ്ടിയിട്ട് പ്രാണൻ എന്താണെന്നതിനെ വിശദീകരിച്ച് അതിലൂടെ ആ പ്രാണനെ നിഷേധിച്ച് പരമാർത്ഥമായ തത്വം എന്നതാണ് എന്ന് ശ്രുതി വാക്യത്തെ പിന്തുടർന്ന് ഇവിടെയും ഈ അധികരണത്തിനും വെളിപ്പെടുത്തുന്നു. ഭൂമ എന്ന് പറയുന്നത് സുഖസ്വരൂപമായിരിക്കുന്ന ആനന്ദ സ്വരൂപമായിരിക്കുന്ന ഭൂമ പരമാത്മാവാണ്.